ഒരു സ്മരണയോടുകൂടി ശാങ്കരഭാഷ്യം സാങ്കേയോഗം ഇവിടെ ഒരു ചോദ്യമുണ്ട്. വേദത്തിൽ യാഗത്തിന്റെ ഭാഗമായ മൃഗബലി വിധിച്ചിരിക്കുന്നു എന്നതിനാൽ അത് ഹിംസയല്ല, അതിൽ പാപമില്ല എന്ന വാദം ഇക്കാലത്ത് പൊതുവേ ജനങ്ങൾ അംഗീകരിക്കില്ല. ആക്രമണകാരികളായ ശത്രുഭടന്മാരെ കൊല്ലുന്നതിന് തുല്യമാണ് നിർദോഷികളായ മുണ്ടാപ്രാണികളെ കൊല്ലുന്നതെന്ന വാദവും സ്വീകരിക്കാൻ പ്രയാസം. അപ്പോൾ പിന്നെ മൃഗബലി അധർമ്മമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മറ്റെന്തെങ്കിലും യുക്തിയുണ്ടോ? ഈ വേദത്തിന് മൃഗബലി വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന വരെ വൈദികന്മാര്, വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. വിധിച്ചതുകൊണ്ട് പാപമല്ല എന്നാണ്. അതിനൊരു വേദം എന്ത് വിധിക്കുന്നു അത് പാപമല്ലെന്നാണ്. അപ്പൊ ഇത് പാപമാണ്, ഹിംസിക്കാൻ പാടില്ല എന്നുള്ള വാദം അക്കാലത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതിന്റെ വ്യാഖ്യാനങ്ങളനുസരിച്ചാണ്. വേദത്തെ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു കൂട്ടർ അവർ പറയുന്നു, വേദത്തിൽ ഈ മൃഗബലി വിധിച്ചിട്ടില്ല. അതായത് അവിടെ പശുവാലംബനം എന്നും മറ്റും പറയുന്നതിന് മന്ത്രപൂർവകമായി സ്പർശിക്കുക, ദർഭ കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് അതിനെ സ്പർശിക്കുക, അത്രയും അതിനെ കൊല്ലുക എന്നുള്ള അർത്ഥമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വേദത്തിലെ മൃഗബലി ആകാമോ അത് പാടില്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വേദത്തിന്റെ വ്യാഖ്യാതാക്കളിൽ തന്നെയുണ്ട്. ഒരു കൂട്ടർ അങ്ങനെ കരുതുന്നു, വിധിച്ചിരിക്കുന്നതുകൊണ്ട് ഹിംസയല്ല. വേറെ കൂട്ടർ പറയുന്നു അങ്ങനെ അല്ല. അപ്പോ ഇന്ന് അത് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇക്കാലത്ത് സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോ വേദത്തിൽ ഹിംസ പറഞ്ഞിട്ടുണ്ടോ അല്ലയോ അതൊന്നും അവർക്ക് വിഷയമല്ല. ഇപ്പോ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഹിംസ അത് ശരിയല്ല എന്ന് പറയുന്നവരും ചിലപ്പോൾ മാംസം ഭക്ഷിക്കുന്നവരാകും. അപ്പൊ ഇന്നത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട് നമുക്ക് അത് പലതരത്തിലും ആകാം. ഇപ്പോൾ ഒരു അഹിംസാവാദിയായിട്ടുള്ള ഒരാൾ ആണെങ്കിൽ അയാൾ പറയും വേദത്തിൽ ഹിംസ വിധിച്ചിട്ടില്ല, അതുകൊണ്ട് വേദത്തിൽ ഹിംസയില്ല എന്ന് പറയും. വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു, അയാൾ അഹിംസാവാദിയാണെങ്കിൽ പറയും വേദത്തിൽ ഹിംസയെ വിധിച്ചിട്ടില്ല. പിന്നെ കൊല്ലുക അർത്ഥത്തിൽ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ശബ്ദങ്ങളൊന്നുമില്ല, ആ ശബ്ദത്തിനെല്ലാം സ്പർശിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. വേദത്തിൽ ഹിംസയില്ല, ഹിംസ കൂടാതെ തന്നെ യാഗങ്ങൾ ചെയ്യാം എന്നല്ല അവർ വ്യാഖ്യാനിക്കും. പിന്നെ വേദത്തെ നിഷേധിക്കാൻ വേണ്ടി, അതായത് അഹിംസയിൽ വിശ്വാസമില്ലാത്തവർക്കും വേദത്തെ എതിർക്കാം, അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കും അതിൽ ഹിംസയുണ്ട് എന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് അഹിംസാവാദികളെ സംബന്ധിച്ചിടത്തോളം വേദത്തിൽ ഹിംസയുണ്ട് എന്ന് സ്വീകരിക്കാൻ പ്രയാസമാണ്, അങ്ങനെ സ്വീകരിക്കുന്നില്ല. പക്ഷേ ആ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന ഒരു വിഭാഗക്കാർ, അവർ വേദത്തിൽ ഹിംസ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ പാപം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഹിംസയില്ലെന്ന് പറയുന്നില്ല, ഹിംസയാകാം, പക്ഷെ അഹിംസയ്ക്ക് പാപമില്ല എന്നാണ്. ഇവിടെ ഇപ്പോ യുദ്ധം, യുദ്ധത്തെ സംബന്ധിച്ച് യുദ്ധം ക്രൂരമായ ഹിംസാത്മകമായ കർമ്മമാണെങ്കിലും അത് സ്വധർമ്മമായതുകൊണ്ട് അതിൽ പാപമില്ല എന്നാണ്. കൊല്ലുന്നോ കൊല്ലുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. അതിൽ നിന്ന് പാപം ഉണ്ടാകുന്നു ഇല്ല എന്നതാണ്, അതാണ് മുഖ്യമായിട്ടുള്ള ചർച്ചാ വിഷയം. ഇവിടെ ഒരു ക്ഷാത്രഗുണമുള്ള ഒരാളിന് സ്വധർമ്മമായ അയാളുടെ യുദ്ധം ധർമ്മമായി വരുമ്പോൾ അതനുഷ്ഠിച്ച് അതിൽ നിന്നും പാപം ഉണ്ടാകുന്നില്ലെന്നാണ്. അതാണ് ഗീതയിൽ പറയുന്നത്, നായം ഹന്തി നഹന്യതി, കൊല്ലുന്നുണ്ടെങ്കിലും അയാൾ കൊല്ലുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ആൾക്കാർ എങ്ങനെ ഇത്തരം കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് അവരവരുടെ നിലപാടനുസരിച്ചായിരിക്കും. വേദത്തിന് അംഗീകരിക്കാത്തവരാണെങ്കിൽ അവര് സ്വയം ഹിംസകരാണെങ്കിലും വേദത്തിലെ ഹിംസയെ നിഷേധിക്കും. അതുകൊണ്ട് ഇന്ന് ആരാണ് ഇതിനെല്ലാം വിമർശിക്കുന്നത്, അവരുടെ നിലപാടെന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് അതിന് സമാധാനം പറയാൻ പറ്റത്തുള്ളൂ. അപ്പം മൃഗബലി അധർമ്മമല്ല. മൃഗബലി ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനമായ വിഷയം. അതിൽ നിന്ന് പാപം ഉണ്ടാകുന്നു അല്ലയോ എന്നുള്ളതാണ്, ദോഷമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് വിധിച്ചതുകൊണ്ട് ദോഷമില്ല എന്നാണ് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ പറയുന്നത് അത് വിധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മനോഭാവം അനുസരിച്ച് ഏത് വേണോ സ്വീകരിക്കുക. അഹിംസ ആണ് നമ്മൾക്ക്, അഹിംസയിലാണ് നമ്മളുടെ താല്പര്യമെന്ന് നമുക്ക് സ്വീകരിക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ മൃഗബലിയെ കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം എന്തെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് വലിയ വ്യക്തിത്വമുള്ള ആളല്ല, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. എല്ലാ അഭിപ്രായങ്ങളും പറയുന്ന ഒരാള് എന്നേ പറയാൻ പറ്റും. അടുത്ത വേറെ ചോദ്യമാണ്, ആത്മജ്ഞാനം നേടുന്നതുവരെ നിഷ്കാമകർമ്മമാകാം. ആത്മജ്ഞാനം നേടിയാൽ പിന്നെ കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആകാം, ചെയ്താലും അവിടെ കർമ്മമില്ല. അപ്പോൾ കർമ്മസന്യാസത്തിന്റെ ആവശ്യകത ഇവിടെയാണ്. അത് ഇവിടെ ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട്, ഇനിയും അത് വിശദീകരിക്കും. കർമ്മയോഗം കർമ്മസന്യാസം ജനകല്യം മറ്റു ഉദാഹരണം പറയുമ്പോൾ ഭാഷ്യത്തെ തന്നെ അക്കാര്യം വിശദീകരിക്കും. കർമ്മയോഗം ചെയ്യുന്നവനിൽ നിന്ന് ആ കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി മോക്ഷം നേടിയാൽ, മുക്തനായി കഴിഞ്ഞാൽ, അയാളിൽ നിന്ന് കർമ്മം അയാൾ വീണ്ടും കർമ്മം കാണുന്നുണ്ടെങ്കിൽ ആ കർമ്മം അയാൾ സന്യസിച്ചില്ല എന്ന് കണക്കാക്കാം. വസിഷ്ഠന്റെയും മറ്റു ഉദാഹരണം പറയും, അവരെല്ലാം കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു, പുരോഹിത കർമ്മവും മറ്റും അനുഷ്ഠിച്ചിരുന്നു. ജനകന്റെ ഉദാഹരണം അപ്പൊ അവിടെ വരുന്നില്ല. പക്ഷെ പൊതുവായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത് കർമ്മത്യാഗത്തെയാണ്. അങ്ങനെ അപൂർവ ഉദാഹരണങ്ങളുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കുന്നുണ്ട്. പൊതുവായി കർമ്മത്യാഗത്തെ സാധാരണ ജീവന്മാർക്ക് കർമ്മത്യാഗത്തെ പറയുന്നു. അവിടെയാണ് കർമ്മസന്യാസത്തിന്റെ ആവശ്യം വരുന്നത്. കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിന് പ്രയോജനമില്ല, അതുകൊണ്ട് കർമ്മത്തെ ത്യജിക്കുന്നു. അത് സാധാരണ ജീവന്മാർക്ക്. മറ്റത് അസാധാരണമായി പറയുന്നു, ചില ഉദാഹരണങ്ങൾ എടുത്ത് വാങ്ങിക്കുന്നു. മറ്റത് അനുവാദം, ഇത് വിധി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അനുവാദം എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന കാരണങ്ങളെ, കാര്യങ്ങളെ അതുപടി വിശദീകരിക്കുന്നു. ഇങ്ങനെ ചില മഹാത്മാക്കൾ അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിനെ വെളിപ്പെടുത്തുകയാണ്. അവരുടെ ആത്മനിഷ്ഠയിലും കർമ്മം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. മറ്റൊരിടത്ത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഒരുവൻ മുമൂക്ഷുവാണ്, അയാൾ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു, അയാൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ അയാളിൽ നിന്ന് കർമ്മം ഒഴിഞ്ഞു പോകേണ്ട പക്വത വരുമ്പോൾ അയാൾ കർമ്മത്തെ വിടുന്നു, എന്നിട്ട് ജ്ഞാനനിഷ്ഠയിൽ ഇരിക്കുന്നു, അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ആ വിധി, അത് പൊതുവെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റത് വിശിഷ്ടരായ ചില മഹാത്മാക്കളുടെ ജീവിതത്തിന്റെ ഒരു അനുവാദമാണ്, അത് ഏറ്റുപറയുകയാണ് ശാസ്ത്രം. അങ്ങനെയും ആകാം, അങ്ങനെ ഉണ്ട് എന്നുള്ളത് അക്കാര്യം ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ വിശദീകരിക്കും. സാധാരണ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ത്യജിക്കേണ്ട ഭാഗത്ത് അത് ത്യജിക്കാം. ത്യജിച്ച് ജ്ഞാനനിഷ്ഠയിൽ ഇരുന്ന് ജ്ഞാനം നേടാം എന്നാണ് ഭാഷ്യക്കാരന്റെ അഭിപ്രായം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഈ ജ്ഞാനനിഷ്ഠയും കർമ്മവും ഒരാൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നാണ്. മറ്റീ പറയുന്ന ഉദാഹരണങ്ങളിലെല്ലാം അവരാജന്മ സിദ്ധന്മാരായിരിക്കും. പൂർവ്വജന്മങ്ങളിൽ അവർ കർമാനുഷ്ഠാനം ചെയ്യുകയും കർമ്മത്യാഗവും എല്ലാം ചെയ്തിരിക്കും. ഈ ജന്മത്തിൽ ജനിച്ചപ്പോൾ തന്നെ അവർ വിശേഷതയോടുകൂടി ജനിച്ചു. അവരെ സംബന്ധിച്ച് കർമ്മത്യാഗത്തിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രത്യേകിച്ചൊരു കർമ്മയോഗ അനുഷ്ഠാനത്തിന്റെയോ കർമ്മ സന്യാസത്തിന്റെയോ ഒന്നും ആവശ്യം അവർക്ക് വരുന്നില്ല. രാജന്മ സിദ്ധന്മാർ അല്ലെങ്കിൽ അധികാരി പുരുഷന്മാർ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്, അവരുടെ കാര്യവും പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ജീവന്മാരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അവർ ഈ ജന്മത്തിൽ തന്നെ അവർക്ക് കർമ്മയോഗാനുഷ്ഠാനം അതവർക്ക് ചെയ്യേണ്ടി വരും. മുമ്പ് നമ്മളത് വിശദീകരിച്ചിട്ടുള്ളതാണ്, കൃതോപാസ്തി അകൃതോപാസ്തി. കൃതോപാസ്തികൾ അതായത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മുമ്പ് ചെയ്തു കഴിഞ്ഞവർ, ഉപാസനകളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞവർ, അവരീ ജന്മത്തിൽ ജനിക്കുമ്പോൾ തന്നെ മറ്റ് ജീവന്മാരിൽ നിന്നും വിലക്ഷണ പ്രകൃതിയോടുകൂടി ജനിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല. ഇതെല്ലാം ശേഷിക്കുന്നു ഒരു ഈ ജന്മത്തിൽ അവർ അകൃതോപാസികൾ. അതൊന്നും പൂർണ്ണമായിട്ടില്ല, കർമ്മയോഗാനുഷ്ഠാനമോ ഉപാസനകളോ ഒന്നും പൂർണ്ണമായിട്ടില്ല. അവർ ജനിക്കുമ്പോൾ അവർക്ക് വീണ്ടും ഇതെല്ലാം തുടരേണ്ടി വരും. അവരെല്ലാം ഈ കർമ്മയോഗാനുഷ്ഠാനവും കർമ്മത്യാഗവും എല്ലാം. അപ്പൊ സാധാരണ അധികാരികളെല്ലാം അത്തരത്തിൽപ്പെടുന്നവരാണ്, മധ്യമാധികാരികൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇത് അധികാരി ഭേദമനുസരിച്ചാണ് ചുരുക്കം. അതിവിടെ തന്നെ വിശദീകരിക്കും. ഇവിടെ ഇപ്പം ഭാഷകാരൻ പറയുന്നത് യുദ്ധം സ്വധർമ്മമായി അനുഷ്ഠിക്കാമോ, അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അതിൽ ഹിംസയില്ല, അഹിംസാലക്ഷണം പറയുന്നു. അതിൽ ഹിംസയുണ്ട്, പക്ഷെ ആ ഹിംസ എന്ന് വെച്ചാൽ കൊല്ലും, അതുണ്ടെങ്കിലും അത് അധർമ്മത്തെ ഉണ്ടാക്കുന്നില്ല, അതായത് പാപത്തെ ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട് അത് സ്വധർമ്മമാണ്? ഏതുപോലെ യാഗത്തെ പോലെ അതിൽ ഹിംസയുണ്ടെന്നുള്ള പക്ഷത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്. യാഗത്തിലെ ഹിംസയോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ യാഗത്തിൽ ഹിംസയില്ല എന്ന് വേദത്തെ വ്യാഖ്യാനിച്ചാൽ മതി, അവിടെ ഹിംസയില്ല. ഇവിടെ ഹിംസയുണ്ടെന്ന് അംഗീകരിക്കുന്നവരുടെ പക്ഷമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ആകാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ യുദ്ധം പാപത്തെ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് അത് ആകാം എന്നുള്ള പക്ഷത്തെ സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനവും കർമ്മവും ഒരേ സമയം ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയത്തെ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ അടുത്ത് നിഷേധിക്കാൻ പോകുന്നത് ആ ജ്ഞാനകർമ്മങ്ങളുടെ സമുച്ചയം. അതായത് ഒരേ കാലം ഒരു വ്യക്തിക്ക് ഇതനുഷ്ഠിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് സാധ്യമല്ലെന്നാണ് അടുത്ത് പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നു? ജ്ഞാനവും കർമ്മവും ഒരേ സമയം ഒരാൾക്ക് കഴിയില്ല എന്ന് പറയുന്നത് അതും ഈ വൈദികമായ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമായിട്ടും പറയുന്നത്. അതായത് വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദിക കർമ്മങ്ങളുടെ ആ കർമ്മങ്ങളുടെ സ്വഭാവം, ആ കർമ്മങ്ങളുടെ ഫലം, ആ കർമ്മങ്ങളുടെ അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പൂർവമീമാംസയിലാണ്, ജൈമിനിയുടെ പൂർവമീമാംസ. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്, ഈ ശരീരത്തിൽ നിന്നും വേറിട്ടൊരാത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അദ്വൈതി പറയുന്നതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ആത്മാവ് പ്രവൃത്തി ചെയ്യുന്നവനാണ്, പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നവനാണ്. അതാണ് വൈദികന്മാർ ആത്മാവിനെ സംബന്ധിച്ച് സ്വീകരിച്ചിരിക്കുന്ന തത്വം. അവരതെന്തുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു? ഒരു വൈദികൻ ഈ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത് ഫലത്തിന് വേണ്ടിയിട്ടാണ്. സ്വർഗം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നു, അയാൾ ഇവിടെ യാഗം ചെയ്യുന്നു, അത് കഴിഞ്ഞ് അയാൾ മരിച്ചു പോകുന്നു, മരണശേഷം സ്വർഗം കിട്ടുന്നു. അപ്പോ കർമ്മം ചെയ്യുന്നവന് തന്നെ ഫലം കിട്ടണം. അതിനുവേണ്ടി അവരെന്ത് തത്വം സ്വീകരിച്ചിരിക്കുന്നു? ആ കർമ്മം ചെയ്യുന്ന ആത്മാവ്, പ്രവൃത്തി ചെയ്യുന്ന ആത്മാവ് അവശേഷിക്കുന്നു, ആ ആത്മാവ് മരണശേഷം സ്വർഗത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് അതിനാണ് പറയുന്നത് കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്നതാണ്. ഈ മീമാംസകർ പ്രവൃത്തി ചെയ്യുന്നവൻ കർത്തൃത്വവും ആ പ്രവൃത്തി ചെയ്യുന്ന അതേ ആത്മാവിൽ തന്നെ ഭോക്തൃത്വവും അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തത്വം അവർ മുമ്പ് അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അദ്വൈതി ആത്മാവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അത് കർത്താവല്ല ഭോക്താവല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആവർത്തി ആവർത്തി ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല എന്നിങ്ങനെ പറയും. ഏത് ഒന്നിനെ നിഷേധിക്കുന്നോ അവിടെ നമ്മൾ മനസ്സിലാക്കണം അതിനെ ഒരു തത്വമായി അംഗീകരിച്ചിരിക്കുന്ന ഏതോ ഒരു കൂട്ടരുണ്ടായിരിക്കും, അവരുടെ ആശയത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ആത്മാവ് കർത്താവാണോ ഭോക്താവാണോ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം, അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ്. അങ്ങനെയാണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഏത് ഭാഗത്ത് നമ്മൾ അദ്വൈതത്തെ കുറിച്ച് പറയുന്ന ഏത് ഭാഗത്ത് നോക്കിയാലും അവിടെയെല്ലാം ഇക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്. ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല എന്ന് പറഞ്ഞാൽ ആരോ ഒരു കൂട്ടർ ഇത് കർത്താവാണ് ഭോക്താവാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഇപ്പുറം മീമാംസകരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തിനിത് പറയണം? ഒരു അദ്വൈത പഠിതാവിന് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ഇക്കാര്യത്തെ എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല എന്ന്, എന്താണ് ഈ കർത്തൃത്വം ഭോക്തൃത്വം ഇങ്ങനെ ഒന്നിനെ നിഷേധിക്കേണ്ട ആവശ്യം വന്നു, എന്തുകൊണ്ട് വന്നു? അത് മീമാംസ ഇക്കാര്യത്തിൽ വളരെ ദൃഢമായി അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ നിഷേധിക്കേണ്ടി വരുന്നു. അവരങ്ങനെ പറയുന്നത് അങ്ങനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിൽ കർത്തൃത്വവും ഭോക്തൃത്വവും സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല ദോഷങ്ങളും വരും. ഒരാൾ കർമ്മം ചെയ്യുന്നു, വേറൊരാൾക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വരും. അതവർ സ്വീകരിക്കുന്നതിന് അവരുടേതായ ന്യായങ്ങളുണ്ട്, അതൊന്നും വരാൻ പാടില്ല. ആരാണോ പ്രവർത്തിക്കുന്നത് അയാൾക്ക് തന്നെ ഫലം കിട്ടണം. കർത്തൃത്വം ഭോക്തൃത്വം ഇത് രണ്ട് അധികരണങ്ങളിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ വൈ അധികരണ്യം എന്ന് പറയുന്ന ദോഷം വരും. ഇങ്ങനെയൊക്കെ അവർ അതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ മീമാംസാ ശാസ്ത്രത്തിന്റെ ബോധമുള്ള ഒരുവിന് മാത്രമേ ഈ നിഷേധത്തെ ഗ്രഹിക്കാൻ പറ്റൂ. എന്തിനിതിങ്ങനെ പറയുന്നു? ഇത് കർത്താവല്ല ഭോക്താവല്ല, ആത്മാവിന്റെ സ്വരൂപത്തെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ആ മീമാംസാ ശാസ്ത്രത്തിന്റെ സംസ്കാരമുള്ള ഒരുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ശിഷ്യനായിക്കൊള്ളട്ടെ, അയാൾക്ക് ആ അയാളുടെ ആ സംസ്കാരത്തെ നിഷേധിക്കണം. അങ്ങനെയല്ല, അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. ഒരാൾക്ക് അത്തരം ഒരു മീമാംസാ ശാസ്ത്രത്തിന്റെ ബോധമില്ലെങ്കിൽ അയാളോട് ഇത് ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നേരിട്ടങ്ങ് വെളിപ്പെടുത്തിയാൽ മതി, അത് സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. പക്ഷെ വേറൊരാളുടെ മനസ്സിന് ഇരിപ്പുണ്ട്, അയാളിതിനെ അഭ്യസിച്ചുറപ്പിച്ചിരിക്കുകയാണ്, ഞാൻ കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലത്തെ ഞാൻ അനുഭവിക്കും, അത് ചിലപ്പോൾ മരണശേഷമായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ, ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വൈദിക മീമാംസയിൽ ഇങ്ങനെ സിദ്ധാന്തിച്ചിട്ടുള്ളതുകൊണ്ട് വൈദികൻ കർമ്മം ചെയ്യുമ്പോൾ അയാൾക്ക് ആദ്യം ഒരു സങ്കല്പം സ്വീകരിക്കേണ്ടിയിരുന്നു. എന്താണ്? ഞാൻ ഈ കർമ്മം ചെയ്യുന്നവനാണ്, ഞാനിത് ആ കർമ്മം ആരംഭിച്ചിരിക്കുന്നു എന്ന് അയാൾക്ക് സങ്കല്പിക്കേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു യജമാൻ, കർമ്മം ചെയ്യുന്ന യജമാൻ, ചെയ്യിപ്പിക്കുന്നവർ, പുരോഹിതന്മാർ, ഇർത്തിക്കുകൾ, പലതരത്തിലുള്ള ഇർത്തിക്കുകൾ. ആദ്യം കർമ്മം ചെയ്യുന്ന യജമാനൻ, യജമാനാണ് ഇതിന് കാശെല്ലാം മുടക്കുന്നതാണ്, ഇർത്തിക്കുകൾ ദക്ഷിണ വാങ്ങുന്നവർ, അവരെ യജമാനെ കൊണ്ടൊരു സങ്കല്പം എടുപ്പിക്കും. ആ കർമ്മം ചെയ്യുന്നവനെ കൊണ്ട് ഞാനിതായി കർമ്മം ആരംഭിച്ചിരിക്കുന്നു. യജ്ഞദീക്ഷ എന്ന് പറയും. അതിനോട് ബന്ധപ്പെട്ടാണ് ആ സങ്കല്പം എടുക്കേണ്ടി വരുന്നത്. അയാൾ സങ്കല്പിച്ചിട്ട് ആ സങ്കല്പത്തിൽ എന്താണ്? ഞാൻ ഈ പ്രവൃത്തി ആരംഭിക്കുന്നു, പ്രവൃത്തി ചെയ്യുന്നവനാണെന്ന് അയാൾ സങ്കല്പിക്കുന്നു. അങ്ങനെ സങ്കല്പിക്കണമെങ്കിൽ അയാളുടെ ഉള്ളിൽ കാമന, ആഗ്രഹം ഉണ്ടായിരിക്കുന്നു. എന്താണോ ഈ കർമ്മത്തിന്റെ ഫലം ഇന്നതാണ്, അതെനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം, കാമന ഉണ്ടായിരിക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? അവിടെ ആ കർമ്മത്തിന്റെ ഭോക്തൃത്വം അതും അയാൾ സ്വയം സങ്കല്പിക്കുന്നു. അപ്പോ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവ് ഉണ്ടെന്ന് മീമാംസകൻ അറിയുന്നതോടൊപ്പം അയാൾ ആ കർമ്മത്തിന്റെ ഭാഗമായി താൻ കർത്താവാണെന്നും ഭോക്താവാണെന്നും സങ്കല്പിക്കുന്നു, അങ്ങനെ തീരുമാനിക്കുന്നു. എന്നാലേ അയാൾക്ക് ആ കർമ്മം ചെയ്തിട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് അത്തരം കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് അകർത്താവാണ്, അഭോക്താവാണ്. ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, ഫലത്തെ അനുഭവിക്കുന്നില്ല. പക്ഷെ മീമാംസകൻ അങ്ങനെയല്ല ധരിച്ചിരിക്കുന്നു. അയാൾ ധരിച്ചിരിക്കുന്നത് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ആത്മാവ് ആയ താൻ കർമ്മം ചെയ്യുന്നു, താൻ ഇതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു എന്നാണ്. ഒരു കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടിയേ തീരും. കർമ്മത്തിന് ബാഹ്യമായ ഉപകരണങ്ങൾ, ബാഹ്യമായ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ യാഗം ചെയ്യുന്നതിനുള്ള യാഗവേദി, നെയ്യ്, മറ്റൊരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്, ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. അത് ആവശ്യമുള്ളതുപോലെ തന്നെ ആത്മാവിനെ കുറിച്ച് അയാൾക്ക് ഇങ്ങനെ ഒരു ബോധം ആവശ്യമാണ്. ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ അതിന്റെ ഫലം അനുഭവിക്കുന്നു. അങ്ങനെ ഒരു ബോധമുള്ളവന് മാത്രമേ ഈ വൈദികമായ അല്ലെങ്കിൽ സ്മാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നവന് എങ്ങനെ ആത്മാവ് അകർത്താവാണ്, ആത്മാവ് കർമ്മം ചെയ്യാത്തവനാണ്, ആത്മാവ് ഫലത്തെ അനുഭവിക്കാത്തവനാണ്, എങ്ങനെ അത് ചിന്തിക്കാൻ കഴിയും? കഴിയത്തില്ല. അതാണ് ജ്ഞാന കർമ്മ സമുച്ചയം സാധ്യമല്ല എന്ന് ശങ്കരാചാര്യർ പറയുന്നു. കർമ്മം ചെയ്യണമെങ്കിൽ ഇത്തരം ഒരു സങ്കല്പം വേണം, ഇല്ലെങ്കിൽ അവിടെ കർമ്മവുമില്ല, കർമ്മഫലവുമില്ല. ജ്ഞാനനിഷ്ഠയിലാണെങ്കിലോ ആത്മാവിനെ നിത്യശുദ്ധമുക്ത സ്വഭാവമായി കാണുന്നു. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതാണ് ജ്ഞാന കർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. ഒരിക്കലും സംഭവമേ അല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ ഈ പറയുന്ന ജ്ഞാന കർമ്മ സമുച്ചയമൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നതിന് എന്താണോ, ഈ ശരീരത്തിൽ നിന്നും വേറിട്ടൊരു ആത്മാവുണ്ട്, ആത്മാവാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഈ ആ ആത്മാവ് ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് വിഷയമാവുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടി വരുന്നതിന് എന്താണോ, ഞാൻ ഇതാ ഇന്ന കർമ്മം ആരംഭിക്കാൻ പോവുകയാണ്, ഞാൻ ഈ ശരീരത്തിൽ നിന്നും വേറിട്ടവനാണ്, ഞാൻ ആത്മാവാണ്, ആത്മാവായിരിക്കുന്ന ഞാൻ കർമ്മം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു പ്രതിജ്ഞയൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു ദൃഢമായ സങ്കല്പത്തോടുകൂടി കർമ്മത്തെക്കുറിച്ചോ കർമ്മഫലത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒന്നും സങ്കല്പിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ സാധാരണ പ്രവൃത്തികൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ സാധാരണ പ്രവൃത്തികളെ സംബന്ധിച്ച് ഈ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തിയേ ഇല്ല. നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു, തത്വവിചാരം ചെയ്യുന്നു. അപ്പൊ അവിടെ ഈ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയമാണോ, ഇതിനെയാണോ ഭാഷ്യകാരൻ നിഷേധിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. അത്തരം സംശയങ്ങൾ അസ്ഥാനത്താണ്. അസാധാരണമായ വൈദിക കർമ്മങ്ങളിലാണ് ഈ പറയുന്ന ജ്ഞാന കർമ്മ സമുച്ചയത്തിന്റെ പ്രസക്തി വരുന്നത്. ഈ പറയുന്ന സാധാരണ ലൗകികമായ കർമ്മങ്ങൾ മറ്റത് അലൗകിക കർമ്മങ്ങളാണ്, വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. ഇത് സ്വാഭാവിക കർമ്മങ്ങളാണ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റത് വർണ്ണത്തിനും ആശ്രമത്തിനും വേണ്ടി വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ തന്നെ വൈദിക കർമ്മങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അത്തരം കർമ്മങ്ങൾ അല്ല നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൗകികമായി, വേദം പറഞ്ഞിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, മറ്റതങ്ങനെയല്ല, വേദം പറഞ്ഞിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. വേദം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ശരീരത്തിന് ഭിന്നമായ ഒരു ആത്മാവിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നത്. വേദം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ആത്മാവാണ് താനെന്നും ഞാൻ ഈ കർമ്മത്തിന് യജമാനാണെന്നും ചിന്തിക്കുന്നത്. ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം എനിക്ക് സ്വർഗത്തിൽ സ്വർഗം കിട്ടും, അവിടെ പോയി ഈ ആത്മാവായിരിക്കുന്ന ഞാൻ സ്വർഗഫലത്തെ അനുഭവിക്കും എന്നെല്ലാം ചിന്തിക്കുന്നത് വേദം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ലൗകിക കർമ്മങ്ങളിൽ വേദത്തെ അപേക്ഷിക്കുന്നില്ല, വേദവിധിയെ അപേക്ഷിക്കുന്നില്ല. അത് ആ ജീവന്റെ സംസ്കാരവും സാഹചര്യങ്ങളും അനുസരിച്ച് സഹജമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന കർത്തൃത്വത്തെ ആത്മാവിന് കൽപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ പ്രസക്തി അതവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭാഷ്യത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ആ കാലവ്യത്യാസത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്ന പലർക്കും, എല്ലാവരും ഞാൻ പറയുന്നില്ല, പലർക്കും എന്താണ് ഈ ജ്ഞാനകർമ്മ സമുച്ചയം, ഇതെന്തിനെയാണ് നിഷേധിക്കുന്നത് എന്നുള്ള ബോധമില്ലാതെയാണ് പലരും ഇതിനെ വിശദീകരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വൈദിക കർമ്മങ്ങളുടെ പ്രബലമായ സ്വാധീനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വൈദികന്മാരെ ഉദ്ദേശിച്ച് ആണ് ഈ പറയുന്നത്. നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കർമ്മവും ഇവിടെ പറയുന്നതായ വെളിപ്പെടുത്തുന്നതായ ജ്ഞാനവും ഒരേ സമയം ചെയ്യാൻ സാധ്യമല്ല, കാരണം അവിടെ കർത്തൃത്വം എന്നുള്ള സങ്കല്പം വേണം. ജ്ഞാനനിഷ്ഠയിൽ ശ്രവണ മനന നിധ്യാസനങ്ങളിൽ ആത്മാവിനെ കുറിച്ച് അങ്ങനെയൊന്നും സങ്കല്പിക്കുന്നില്ല. അപ്പോൾ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ഒരുവന് സാധ്യമല്ല. അതുകൊണ്ട് എന്നുവെച്ചാൽ ഇവിടെ ഇത് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു പ്രധാനമായ ഉദ്ദേശം, അത്തരം ഒരു സംസ്കാരമുള്ള ഒരു മീമാംസകന് ആത്മാവിന്റെ യഥാർത്ഥമായ രൂപത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു വസ്തുവാണ്, അത് പ്രവർത്തിക്കുന്നതാണ്, മരണശേഷം സ്വർഗത്ത് പോയി അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നതാണ് എന്നെല്ലാമുള്ള നിങ്ങളുടെ ഈ ധാരണ, ഇത് പരമാർത്ഥത്തിൽ അസംബന്ധമാണ്. വ്യാവഹാരികമായിട്ട് അങ്ങനെയെല്ലാം പറയാം, വാസ്തവത്തിൽ ആത്മാവിന് ഇതൊന്നും സംഭവിക്കുന്നില്ല, അത് നിർലേപമായ ഒരു വസ്തുവാണ്, നിങ്ങൾ പറയുന്ന തരത്തിലുള്ള കർത്തൃത്വം അതിലില്ല, നിങ്ങൾ ധരിക്കുന്നത് പോലെ മരണശേഷവും സ്വർഗത്ത് പോയി പുണ്യപാപങ്ങളെ അനുഭവിക്കുന്നില്ല, അതിന് ഗതിയേയില്ല, ഗതിയും ആഗതിയും ഇല്ല, ഗതാഗതം ആത്മാവിനില്ല. ഇത്തരം കാര്യങ്ങൾ ആ മീമാംസ സംസ്കാരമുള്ള ഒരുവനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിഷേധത്തിന് വലിയ പ്രസക്തിയില്ല, കാരണം അത്തരമൊരു ആത്മാവിനെ സംബന്ധിച്ച് അത്തരമൊരു ധാരണയില്ല. ഇതൊരു ശാസ്ത്രം അധ്യയനം ചെയ്ത് ആ ശാസ്ത്രത്തിന്റെ സംസ്കാരത്തോടുകൂടിയവനാണ് അത്തരമൊരു ധാരണ വരുന്നത്. ഒരു ലൗകികമായി ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ കുറിച്ച് അങ്ങനെ ഒരു ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പൂർവപക്ഷം കൂടിയില്ല. ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഇത് ആ കാലത്തിൽ ഇതിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം മീമാംസകരെ ഉദ്ദേശിച്ചാണ് ഈ ഭാഗങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. പക്ഷെ അത് ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്ക് അത് ഉപകാരപ്പെടുന്നു. എങ്ങനെ? ആ തത്വത്തിന്റെ വ്യക്തത, ആത്മതത്വത്തിന്റെ വ്യക്തത മനസ്സിലാക്കാൻ അത് ഉപകരിക്കുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മീമാംസകന്റെ രീതിയിലല്ലെങ്കിലും താൻ പ്രവർത്തിക്കുന്നു, സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ താൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ബോധമുണ്ട്. അപ്പൊ ആ താൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആ ബോധം അത് വാസ്തവത്തിൽ ആത്മാവിലല്ല, മറിച്ച് ശരീര ഇന്ദ്രിയ സംഘാതത്തിലാണ് ആ ബോധം നിൽക്കുന്നത്. ആത്മാവിൽ അങ്ങനെ ഒരു ബോധം നിൽക്കുന്നില്ല. ആത്മാവ് അങ്ങനെ താൻ കരുതുമ്പോഴും അത് ശുദ്ധമാണ് എന്നിങ്ങനെ ഈ രീതിയിൽ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് ഇന്ന് ഇതിനെ അധ്യയനം ചെയ്യുന്നവരെ ഇത് സഹായിക്കുന്നു. പക്ഷെ അന്ന് ആ രീതിയിലായിരുന്നില്ല. അന്നൊരു ശാസ്ത്ര സംസ്കാരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തെ കൊണ്ടുവന്നത്. പക്ഷെ ഇന്നാണെങ്കിലോ ഒരു പുതിയ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ മീമാംസ അധ്യയനം ചെയ്യാത്ത ഒരാളിൽ അങ്ങനെ ഒരു സംസ്കാരം കാണത്തില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാവ് കർത്താവാണോ അകർത്താവാണോ ഭോക്താവാണോ അഭോക്താവാണോ അങ്ങനെ ഒരു ചർച്ച സംഭവിച്ചിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിലില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ സഹജമായിട്ടുള്ളൊരു സംസ്കാരം എന്താണ്? ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ആത്മാവ് ഒരു ചർച്ചയ്ക്ക് വിഷയമാകുന്നില്ല. മറിച്ച് സ്വാഭാവികമായിട്ടും താൻ എന്ന് പറയുമ്പോൾ അയാൾ ധരിക്കുന്നത് എന്താണ്? ഒന്നും ധരിക്കുന്നില്ല. ധരിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമ്മുടെ മനസ്സ്, ശരീരം, ഇന്ദ്രിയം ഇതെല്ലാം കൂടി ചേർന്ന് ഈ സംഘാതം അതിനെ താനെന്ന് ധരിക്കും. ആ താൻ പ്രവർത്തിക്കുന്നു എന്ന് ധരിക്കും. അവിടെ ജ്ഞാന കർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഈ തന്റെ ഈ തോന്നൽ, ശരീര ഇന്ദ്രിയാദികളിൽ നിൽക്കുന്ന ഈ ബോധം, ഇത് വാസ്തവമല്ല. ഇതിന്റെ പിന്നിൽ നിത്യശുദ്ധമായ ഒരു ചൈതന്യമുണ്ട്. അവിടെ ഈ പറയുന്ന പ്രവൃത്തികൾ ഒന്നും നടക്കുന്നില്ല. താൻ എന്ന് വാസ്തവത്തിൽ കരുതിയിരിക്കുന്ന ഈ സംഘാതത്തെയാണെങ്കിലും വാസ്തവത്തിൽ താനെന്ന് കരുതേണ്ടത് ഈ സംഘാതത്തെയല്ല, ഇതിനപ്പുറമുള്ള ആത്മതത്വത്തെയാണ്. ഈ രീതിയിൽ ഒരു ലൗകിക മനസ്സിന്, ശാസ്ത്ര സംസ്കാരമില്ലാത്ത ഒരു മനസ്സിന് ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് ഈ ജ്ഞാനകർമ്മനിഷ്ഠയുടെ നിഷേധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച സഹായിക്കും. ഭാഷ്യകാരൻ അന്ന് രചിച്ച ആ കാലത്തിൽ എങ്ങനെയാണോ അന്നത്തെ ജിജ്ഞാസുക്കൾ ഇതിനെ സ്വീകരിച്ചത് ആ രീതിയിലല്ല. അതാണ് കാലം കൊണ്ട് ഇതിൽ വന്നു ചേരുന്ന വ്യത്യാസം. അതാണ് അടുത്ത് പറയുന്നത് തദസത്. ഇവിടെ പൂർവപക്ഷി പറഞ്ഞു, അല്ലെങ്കിൽ മീമാംസകൻ പറഞ്ഞെന്താണോ ഈ പറയുന്ന, കാരണം മീമാംസകനെ സംബന്ധിച്ചും ആത്മവിദ്യയുണ്ട്. പക്ഷെ ആത്മവിദ്യയിൽ അയാൾ കരുതിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പ്രവർത്തിക്കുന്നു, ആ ഞാൻ ശരീരത്തിൽ നിന്ന് ഭിന്നനായ ആത്മാവാണ്, ഞാൻ ഇതിന്റെ ഫലത്തെ അനുഭവിക്കും എന്നുള്ളതാണ്. താൻ പ്രവർത്തിക്കുന്ന എന്താണ്? ഈ വേദോക്തമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ. അങ്ങനെ ഒരു കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ തന്നെ എനിക്ക് ആത്മതത്വ വിചാരവും ചെയ്യാം എന്നാണ്. അവിടെ ഈ മീമാംസകൻ അനുഷ്ഠിക്കുന്ന ആത്മതത്വ വിചാരം ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന ആത്മതത്വമല്ല. ആത്മാവിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് ആ ആത്മതത്വ വിചാരം എന്ന് പറയുന്നത് അവിടെ ഉപാസനാ രീതിയിലുള്ള ആത്മതത്വ വിചാരമായി. ആചാര്യസ്വാമികൾ പറയുന്നത് ഞാൻ പറയുന്ന ഈ ജ്ഞാനം അത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ജ്ഞാനമല്ല, അത് ആത്മാവിന്റെ ശുദ്ധത, മുക്തത അതിനെ വെളിപ്പെടുത്തുന്ന ആത്മതത്വമാണ്. അത് നിങ്ങളീ പറയുന്ന കർമ്മവും ഇതും കൂടി ഒരേ സമയം കൊണ്ടുപോകാൻ സാധ്യമല്ല. അതാണ് അടുത്ത് പറയുന്നത് തദസത്. എന്താണ് അസത് എന്ന് പറഞ്ഞത്? ഇതിന്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞ കാര്യമല്ല, അതിനു മുമ്പിൽ പറഞ്ഞ കാര്യം. ജ്ഞാനവും കർമ്മവും ഒരേ സമയം കൊണ്ടുപോകാം എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ജ്ഞാനകർമ്മ നിഷ്ഠയോഹോ വിഭാഗവചന ബുദ്ധിദ്വയ ആശ്രയോഹോ. ജ്ഞാനകർമ്മ നിഷ്ഠകളെ വിഭാഗവചന, അതിനെ വിഭജിച്ച് പറഞ്ഞിട്ടുണ്ട്. ആര്? ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ജ്ഞാനനിഷ്ഠവേര്, കർമ്മനിഷ്ഠവേര്. എന്തുകൊണ്ടത്? ബുദ്ധിദ്വയ ആശ്രയോഹോ. ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിവ്. രണ്ടറിവിനെ ആശ്രയിച്ചിരിക്കുകയാണത്. ഒന്നെന്താണ്? കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിവ്. മറ്റൊന്നെന്താണ്? കർമ്മത്യാഗത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാവിനെ കുറിച്ചുള്ള ശരിക്കുള്ള ബോധം. ഈ രണ്ട് അറിവിനെയും ആശ്രയിച്ചിട്ടാണ് ഈ ജ്ഞാനവും കർമ്മവും പോകുന്നത്. അത് വേർതിരിച്ച് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനെ? അശോച്യാൻ ഇത്യാദിന ഭഗവത യാവത് സ്വധർമ്മവപി ചാവേക്ഷ ഇത്യേത് ദന്തേന ഗ്രന്ഥേന യത് പരമാർത്ഥ ആത്മതത്വ നിരൂപണം കൃതം തസ്സാഖ്യം. അശോച്യാൻ അന്വശോചസ്തും എന്ന് തുടങ്ങി ഇത്യാദിന ഭഗവത ഭഗവാൻ യവ സ്വധർമ്മമപി ചാപേക്ഷ. ഈ രണ്ടാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം വരെ ഇത്യേതത് അന്തേന ഗ്രന്ഥേന, ഇതുവരെയുള്ള ഗ്രന്ഥഭാഗങ്ങളെ കൊണ്ട്, ഇതുവരെയുള്ള ഭഗവാന്റെ സംഭാഷണത്തിലൂടെ, യത് പരമാർത്ഥ ആത്മതത്വ നിരൂപണം കൃതം. അവിടെ എന്താണ് പരമാർത്ഥ ആത്മതത്വ, പരമാർത്ഥമായിട്ടുള്ള ആത്മതത്വ നിരൂപണമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ മീമാംസകരോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ദാർശനികന്മാരോ പറയുന്ന ആത്മതത്വ നിരൂപണമല്ല. അതെന്താണ് പരമാർത്ഥമായിട്ടുള്ള ആത്മതത്വ നിരൂപണമാണ് എന്ന് വെച്ചാൽ ആത്മാവിന്റെ പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന നിരൂപണമാണ് അവിടെ ചെയ്ത് ഭഗവാൻ ചെയ്തത്. അതിനെന്തു പറയുന്നു? തത്സാഖ്യം. അതിന് സാഖ്യം എന്ന് പറയുന്നു. സാഖ്യം എന്നിവിടെ പറയുന്നത് അദ്വൈതമാണ്. പക്ഷെ ഗീതയിൽ അദ്വൈതം എന്നല്ല പറഞ്ഞത്, സാഖ്യം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിന് സാഖ്യം എന്ന് പറയാൻ കാരണം? കപില മഹർഷി അവതരിപ്പിച്ച സാഖ്യ സിദ്ധാന്തവുമായിട്ട് ഇതിനുള്ള സാധർമ്യം കൊണ്ടാണ്. അതായത് ഈ അദ്വൈതം എന്ന ആശയത്തിൽ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്ന, ആചാര്യസ്വാമികൾ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ സാഖ്യ സിദ്ധാന്തത്തിന് സമ്മതമുള്ള കാര്യങ്ങളാണ്, കപില മഹർഷി അവതരിപ്പിച്ച കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ആത്മാവ് നിർലേപമാണ് സാഖ്യന്മാർ പറയുന്നതാണ്. പക്ഷെ ഒരു ആത്മാവിനെ അനേകമായി സ്വീകരിക്കുന്നു, അത് ഇവിടെ ആചാര്യസ്വാമികൾ സ്വീകരിക്കുന്നില്ല. മറ്റൊന്നവർ പറയുന്നു ഈ ആത്മാവ് കർത്താവല്ല എന്ന് പറയുന്നു. അതിൽ തന്നെ ചിലർ ആത്മാവിനെ ഭോക്താവായി സ്വീകരിക്കുന്നു, ചിലർ ഭോക്താവായി സ്വീകരിക്കുന്നില്ല. ഒരു കാര്യം തർപ്പിച്ച് പറയുന്നുണ്ട്, ഈ പുരുഷനും പ്രകൃതിയും ഇത് രണ്ടും അത്യന്തം ഭിന്നമാണ്. പുരുഷന് പ്രകൃതിയോടുള്ള ബന്ധം, അതാണ് ആ ജീവന്റെ ബന്ധം. പുരുഷൻ പ്രകൃതിയിൽ നിന്നും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ പ്രകൃതി പുരുഷനെ ഉപേക്ഷിക്കുന്നത്, അതാണ് മോക്ഷം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ആചാര്യസ്വാമികൾക്കും സമ്മതമുണ്ട്. ഈ പറയുന്ന സാഖ്യ സിദ്ധാന്തത്തെ ഒന്നുകൂടി പരിഷ്കരിച്ചാണ് ഈ അദ്വൈത സിദ്ധാന്തം ആചാര്യസ്വാമികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും, ഗീതയിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും ഈ സാഖ്യ സിദ്ധാന്തത്തിന്റെ വിശദീകരണം കാണാം. ഇവിടെ തന്നെ ഇനി ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ അത് കൂടുതലും സാഖ്യ സിദ്ധാന്ത അനുസാരിയായിട്ടാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനത്തിന്, ആത്മതത്വജ്ഞാനത്തിന് ഈ സാഖ്യ സിദ്ധാന്തത്തിൽ വലിയ സ്ഥാനമുള്ളതുകൊണ്ട് അതിന് സാഖ്യം എന്നുള്ള ഒരു പേര് വന്നു. അതേസമയം സാഖ്യ ദർശനത്തെ, കപിലന്റെ സാഖ്യ ദർശനത്തെ ശങ്കരാചാര്യർ അതേപടി അംഗീകരിക്കുന്നുമില്ല. അതിന് സ്വീകരിക്കാവുന്ന ഭാഗങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷെ മഹാഭാരതത്തിലും മറ്റും ആ സാഖ്യ ദർശനം അതേപടി തന്നെ പല ഭാഗങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ ഈ മഹാഭാരത കാലഘട്ടത്തിലും മറ്റും ആത്മതത്വത്തെക്കുറിച്ചുള്ള ദർശനം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും സ്വീകരിച്ചിരിക്കുന്ന ഈ സാഖ്യ ദർശനത്തെ തന്നെയാണ്. മഹാഭാരതത്തിന്റെ കാലം കഴിഞ്ഞ്, വളരെ കാലം കഴിഞ്ഞാണ് ശങ്കരാചാര്യരുടെ വരവ്. അപ്പൊ ശങ്കരാചാര്യ കാലമായപ്പോഴേക്കും അതിനെ ആചാര്യസ്വാമികൾ അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. പക്ഷെ ഗീതയിലും മറ്റും അത് അതേ പേരിൽ തന്നെ തുടർന്നു. അതുകൊണ്ടാണ് ഇവിടെ സാഖ്യം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. ഇവിടെ സാഖ്യം എന്നുള്ളത് കൊണ്ട് ആചാര്യസ്വാമികൾ അതിനോടുക്കുന്ന ഭാഷ്യം അദ്വൈതമെന്നാണ്. പക്ഷേ സാഖ്യമതാവലംബികൾ ഇവിടുത്തെ സാഖ്യത്തെ സാഖ്യമായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അവർ പറയുന്നത് ഗീതയിൽ ചർച്ച ചെയ്യുന്നത് സാഖ്യമതം തന്നെ എന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും ആ സാഖ്യത്തിന് അദ്വൈതത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ്. സാഖ്യത്തെ ആചാര്യസ്വാമികൾ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ആ സാഖ്യ ശബ്ദത്തെ സ്വീകരിച്ചിട്ട് അതിന് അദ്വൈതപരമായ വ്യാഖ്യാനം കൊടുക്കുകയാണ്. അപ്പൊ ആത്മാവിന്റെ പരമാർത്ഥ തത്വ നിരൂപണം, അതാണ് സാഖ്യം, അതാണ് ഇവിടുത്തെ അദ്വൈതം ആചാര്യസ്വാമികളുടെ ഭാഷയമനുസരിച്ച്. തദ്വിഷയ ബുദ്ധി ആത്മനോ ജന്മാദി ഷഡ്വിക്രിയാഭാവ അകർത്ത ആത്മേതി പ്രകരണാർത്ഥ നിരൂപണാദ് യാ ജായത്തെ സാഖ്യബുദ്ധി. സേഷാം ജ്ഞാനിനാം ഉചിത ഭവതി തേ സാഖ്യാ. അതായത് ഇവിടുത്തെ ഈ സാഖ്യശബ്ദത്തെ അത് സാഖ്യ സമ്പ്രദായമാണ് എന്ന് വരാൻ പാടില്ല ആചാര്യസ്വാമികൾക്ക്. ഇവിടുത്തെ സാഖ്യത്തിന് അദ്വൈതി എന്നുള്ള അർത്ഥം തന്നെ വരണം, ആ രീതിയിലൂടെ വ്യാഖ്യാനിക്കുകയാണ്. കാരണം ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം അദ്വൈതി ആയതുകൊണ്ട് എവിടെയും അദ്വൈതമേ കാണാൻ പറ്റും. ഇനി സാഖ്യമോ മറ്റേതെങ്കിലും ദർശനമോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിനെ സ്വീകരിക്കാൻ ഒരു അദ്വൈതിക്ക് കഴിയത്തില്ല. കാരണം അദ്വൈതമാണ് സർവത്ര ദർശിക്കുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ ഗീതയിൽ ഈ ഭാഗത്ത് അശോച്യാനെന്ന് തുടങ്ങി 31-ാമത്തെ ശ്ലോകം വരെ ഉള്ള ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന പരമാത്മ ആത്മതത്വ നിരൂപണം, അതാണ് സാഖ്യം. യേഷാതി അഭീത സാഖ്യ എന്ന് സാഖ്യ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞത്. തദ്വിഷയാ ബുദ്ധി, അങ്ങനെയുള്ള പരമാർത്ഥ ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. ബുദ്ധി എന്ന് വെച്ചാൽ അറിവ്, പരമാർത്ഥമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. പരമാർത്ഥമായ ആത്മബോധം എന്ന് പറയുമ്പോൾ ആത്മാവ് ഏകമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിത്യമാണ് എന്നെല്ലാം പറയുന്ന ആ ബുദ്ധി. അതടുത്ത് പറയുന്നു, ആത്മനഃ ജന്മാദി ഷഡ് വിക്രിയ അഭാവ. ആത്മാവിന് ജന്മാദി ഷഡ് വിക്രിയകളില്ല. ഈ ആത്മാവ് ആത്മാവ് എന്ന് പറയുമ്പോൾ മറ്റേതൊരു വസ്തുവിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നത്. ഇവിടെ മീമാംസകൻ പറയുന്നു, തന്നിൽ ഈ വികാരങ്ങളെല്ലാം ഉണ്ട്. സാഖ്യനും അത് ഏറെക്കുറെ അംഗീകരിക്കുന്നുണ്ട്, ഭോക്തൃത്വം മറ്റും അംഗീകരിക്കുന്നുണ്ട്. സാഖ്യന്മാരിൽ ഒരു വിഭാഗക്കാർ അപ്പൊ തന്നിൽ ആത്മനഹ ജന്മാദി ഷഡ് വിക്രിയാഭാവ, ജന്മ സ്ഥിതി വളർച്ച ക്ഷീണം നാശം തുടങ്ങിയ അതിന്റെ നിലനിൽപ്പ് തുടങ്ങിയ ഷഡ് വിക്രിയ ആറ് വികാരങ്ങൾ തന്നിലില്ല, ആത്മാവിനില്ല. അതുകൊണ്ടെന്താണ് അകർത്ത ആത്മാ, ആത്മാവ് പ്രവർത്തിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നില്ല. മീമാംസകൻ കരുതുന്നത് പോലെ ഈ ശരീര വിലക്ഷണനായിരിക്കുന്ന ഒരു ആത്മാവ് സ്വർഗാദി സങ്കല്പം ചെയ്യുന്നില്ല, കർമ്മങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം അയാൾ ചെയ്യുന്നില്ല, ആത്മാവ് അകർത്താവാണ് എന്നിങ്ങനെ പ്രകരണ അർത്ഥ നിരൂപണാജായതി. ഈ പ്രകരണാർത്ഥം, ഈ പ്രകരണത്തിലുള്ള, അതായത് ആത്മതത്വ നിരൂപണം ചെയ്യുന്ന സന്ദർഭം, അതാണ് പ്രകരണം. ഇവിടെ ഭഗവാൻ ആത്മതത്വത്തെ നിരൂപണം ചെയ്യുകയാണ്. പ്രകരണം എന്ന് പറഞ്ഞാൽ സന്ദർഭം. ആ പ്രകരണ അർത്ഥത്തെ നിരൂപണം ചെയ്യുന്നത് കൊണ്ട് യാ ജായതേ, യാതൊരു ബുദ്ധി ഏതൊരു അറിവാണോ ഉണ്ടാകുന്നത്. ഗീതയിലെ ഈ ഭാഗത്തെ ചർച്ച ചെയ്യുമ്പോൾ, നിരൂപണം ചെയ്യുമ്പോൾ ആത്മാവിനെ കുറിച്ച് എന്തൊരു ബോധമാണോ ഉണ്ടാകുന്നത്, ഏത് തരത്തിലുള്ള ഒരു ബോധമാണോ ഉണ്ടാകുന്നത്, എന്തൊരു ബോധമാണോ ഉണ്ടാകുന്നത്, സാ സാഖ്യബുദ്ധി, അതാണ് സാഖ്യബോധം, അദ്വൈത ബോധം. സാ യേഷാം ജ്ഞാനിനാം ഉചിത ഭവതി, ആ ബോധം ആ അറിവ് ഏത് ജ്ഞാനികൾക്കാണോ, ഏത് അദ്വൈത ജ്ഞാനികൾക്കാണോ ഉചിതമായിരിക്കുന്നത്, യോജിച്ചിരിക്കുന്നത്, ആരിലാണോ അത് നിലനിൽക്കുന്നത്, തേ സാഖ്യാഹ, അവർ സാഖ്യന്മാരാണ്, അദ്വൈതികളാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള, തന്നെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ആർക്കാണോ ഉള്ളത് അവരെ ഇവിടെ ജ്ഞാനികളായി അംഗീകരിക്കുന്നുള്ളൂ, അദ്വൈത ബോധം ഉള്ളത് അവരാണ്. ഇനി മറ്റൊരു കൂട്ടരുമുണ്ട്, ഏതസ്യാഹ ബുദ്ധേ ജന്മനഃ പ്രാക് ആത്മനഃ ദേഹാദി വ്യതിരിക്തത്വ കർത്തൃത്വ ഭോക്തൃത്വാദ്യപേക്ഷോ ധർമാധർമ്മ വിവേകപൂർവകോ മോക്ഷസാധന അനുഷ്ഠാന നിരൂപണ ലക്ഷണോ യോഗ തദ്വിഷയ ബുദ്ധി യോഗബുദ്ധി സേഷാം കർമ്മിണാം ഉചിത ഭവതി തേ യോഗിന ഏതസ്യാഹ ബുദ്ധേ ജന്മന പ്രാഗ്. ഇങ്ങനെ ഒരു ബോധം എന്താണ്, ആത്മാവിനെ കുറിച്ചുള്ള പരമാർത്ഥമായ ബോധം, അദ്വൈത ബോധം ഉണ്ടാകുന്നതിന് മുമ്പ്, ജന്മന പ്രാഗ്, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു ആര്, മീമാംസകരും മറ്റും. ആത്മനഹ, ആത്മാവിനെ അവരെങ്ങനെ അറിയുന്നു, ദേഹാദി വ്യതിരിക്തത്വം, ആത്മാവ് ഈ ദേഹാദികളിൽ നിന്ന് വേറെയാണ്. ദേഹം, സ്ഥൂല ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഇതിനെല്ലാം അപ്പുറമാണ് ആത്മാവ്. അത് കർത്തൃത്വ ഭോക്തൃത്വം, അത് കർത്താവാണ്, കർത്തൃത്വം പ്രവൃത്തി ചെയ്യുന്നവനാണ്, ഭോക്തൃത്വം പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നവനാണ്, ഇങ്ങനെയല്ല അവരറിയുന്നു. ഇത്തരം കർത്തൃത്വ ഭോക്തൃത്വാദി അപേക്ഷോ, അതിനെല്ലാം അപേക്ഷിക്കുന്നവർ ആത്മാവിനെ കുറിച്ച് ധരിക്കുമ്പോൾ അതിൽ പ്രവൃത്തി ധർമ്മമുണ്ട്, അനുഭവധർമ്മമുണ്ട് എന്നല്ല അവർ ധരിക്കുന്നു. അതുമാത്രമല്ല എന്ത് ചെയ്യുന്നു, ധർമ്മ അധർമ്മ വിവേകപൂർവകം അങ്ങനെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് അവർ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം എങ്ങനെ ചെയ്യുന്നു, ധർമ്മ അധർമ്മ വിവേകപൂർവകം. ധർമ്മമാണ് യുദ്ധവും യാഗവും മറ്റും വിധിച്ചിരിക്കുന്നത് കൊണ്ട് സ്വധർമ്മമായി അനുഷ്ഠിക്കേണ്ടതാണ്, ധർമ്മമാണ്. മറിച്ച് സുരാപാനം തുടങ്ങിയവ അധർമ്മപാട്. ഇങ്ങനെ ധർമ്മ അധർമ്മ വിവേചനപൂർവകമായി അവർ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ കർമ്മത്തെ അനുഷ്ഠിക്കുന്ന അവർ എന്ത് ചെയ്യുന്നു, അവർ മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. അപ്പൊ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ മോക്ഷത്തെ ആഗ്രഹിച്ച് ധർമാധർമ്മ പൂർവകമായി കർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന പേരാണ് കർമ്മയോഗി. മോക്ഷസാധന അനുഷ്ഠാനം, മോക്ഷസാധനമായി അവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ അനുഷ്ഠാനത്തെ നിരൂപണം ചെയ്യുന്നതാണ് എന്ത് യോഗം. യോഗം എന്ന് വെച്ചാൽ കർമ്മയോഗം. ഇവിടെ യോഗശബ്ദത്തിന് കർമ്മയോഗം എന്നാണ് അർത്ഥം. ഇപ്പൊ ഒരു കർമ്മയോഗിയെ കുറിച്ച് പറയുകയാണ്, കർമ്മയോഗിക്കും അറിയാം എന്താണ് ആത്മാവ് വേറെയാണ്. പക്ഷെ അയാൾ കർമ്മം അനുഷ്ഠിക്കുന്നു, അതിശയം മോക്ഷത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അയാൾക്ക് ധരിക്കേണ്ടിയിരിക്കുന്നു എന്താണ്, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ ഈ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്ന് ധരിക്കേണ്ടി വരുന്നു. എങ്ങനെ, ഈ വിഹിതമായ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ. അതേസമയം ആത്മാവ് വേറെയാണെന്ന് അയാൾ അറിയുന്നുമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കർമ്മം അയാൾ എന്തിനുപയോഗിക്കുന്നു, മോക്ഷസാധനമായി ഉപേക്ഷിക്കുന്നു, അതിനെ ഉപയോഗിക്കുന്നു. മോക്ഷസാധനമായി അതിനെ ഉപയോഗിക്കുന്നുകൊണ്ട് അയാൾ കർമ്മയോഗി എന്ന് പറയുന്നു. അവിടെ അയാൾ ചെയ്യുന്ന കർമ്മം അഭിമാനം കൂടാതെ ഈശ്വരാർപ്പണമായി എന്നാ ചെയ്യുന്നു. അപ്പോൾ കർമ്മ അധികാരിക്ക് കർമ്മ യോഗാനുഷ്ഠാനം സാധ്യമാകും എന്നാണ് പറയുന്നത്. എന്നാൽ മറിച്ച് അയാൾ ആത്മാവിനെ കുറിച്ച് അറിയുകയാണ്, ഇതിൽ കർത്തൃത്വമില്ല ഭോക്തൃത്വമില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മ അനുഷ്ഠാനത്തിലൂടെ ഈ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിനെ പിന്നെ ഒരു മോക്ഷസാധനമാക്കി അനുഷ്ഠിച്ച് അതിലൂടെ അയാൾക്ക് മോക്ഷം നേടേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ആത്മാവിനെ ആരാണോ, ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്, ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്ന് അറിയുന്നത് അവന് മാത്രമേ ഈ വിഹിതമായ കർമ്മങ്ങളെ യോഗാത്മകമായി അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇത് സാധാരണ കർമ്മത്തെക്കുറിച്ചല്ല പറയുന്നത്. തദ്വിഷയബുദ്ധി, അങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള ബോധം, ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്, ഫലത്തെ കിട്ടുന്നവനാണ്, ആർക്കാണോ ഉള്ളത് അവർ കർമ്മയോഗികൾ, ആ ബുദ്ധിയെ യോഗബുദ്ധി, കർമ്മയോഗ ബുദ്ധി എന്ന് പറയുന്നു. സ യേഷാം കർമ്മിണാം ഉചിതാഭവതി, ഏത് കർമ്മികൾക്കാണോ അതുള്ളത് തേ യോഗിനഹ, അവർ കർമ്മയോഗികളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു വരുന്ന ജപധ്യാനാദി അനുഷ്ഠാനങ്ങളെയൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു, അതൊന്നുമല്ല. ഇവിടെ കർമ്മയോഗിയെ കുറിച്ച് പറയുന്നു. നമ്മളിപ്പോൾ ജപധ്യാനാദികൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് അതിനോടൊപ്പം തത്വബോധം നമ്മൾ നേടുന്നു, ആത്മാവിനെ കുറിച്ചുള്ള ബോധം നമ്മൾ ബൗദ്ധികമായെങ്കിലും മനസ്സിലാക്കുന്നു, മനസ്സിലാക്കിയിട്ട് മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം അതൊന്നും വരുന്നില്ല. അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച വരുന്നില്ല. ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ പ്രസക്തിയുമില്ല. അവിടെയല്ല ഇത് പറയുന്നത്. മോക്ഷസാധനമായി മറ്റ് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നിടത്തല്ല, അല്ലെങ്കിൽ യോഗത്തെ അനുഷ്ഠിക്കുന്നു അവിടെയൊന്നുമല്ല. ഇവിടത്തെ യോഗം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു സാ യേഷാം കർമ്മിണാം ഉചിതാഭവതി, അത് ഏത് കർമ്മികൾക്കാണോ ഉചിതമായിരിക്കുന്നത് തേ യോഗിനഹ എന്ന് വെച്ചാൽ കർമ്മയോഗികളാണ്. അപ്പൊ ഇവിടെ കർമ്മയോഗവും ജ്ഞാനയോഗവും എന്റെ രണ്ടിനെയും വേർതിരിച്ച് പറയുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കരുത്. വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകം പറയുന്നത്. അതല്ല, കർമ്മയോഗം എന്താണ്, കർമ്മയോഗത്തിന്റെ പ്രസക്തി എവിടെയാണ്, കർമ്മയോഗത്തിന്റെ അധികാരി ആരാണ് എന്നെല്ലാം ഉള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. സാധാരണ നമ്മൾ ഇപ്പോൾ പ്രവൃത്തികളെയൊക്കെ ചെയ്ത് സാധാരണ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കർമ്മയോഗികളെന്ന് പറയും. ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് അങ്ങനെ പറയാനൊക്കത്തില്ല. സാധാരണഗതി പറയുന്നതുകൊണ്ട് തെറ്റുമില്ല, കാരണം ഇത് ആചാര്യസ്വാമികളുടെ അദ്വൈത വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനമനുസരിച്ചല്ലാതെ പൊതുവായി ലോകം ജനം ധരിച്ചിരിക്കുന്ന അർത്ഥത്തിൽ നിഷ്കാമമായി ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് കർമ്മയോഗി എന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്ന യോഗി അതല്ല. ഇവിടെ പറയുന്ന എന്താണ്? ആ യോഗിക്ക് കർത്തൃത്വ ഭോക്തൃത്വാദി ബുദ്ധികളുണ്ട്. ദേഹവ്യതിരിക്തമായ ആത്മാവിനെ അറിയുന്നു. ധർമ്മപൂർവമായി അയാൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. മോക്ഷത്തെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. വിഹിതമായ കർമ്മങ്ങളാണ് അയാൾ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരാളിനെയാണ് ഇവിടെ കർമ്മയോഗി എന്ന് പറയുന്നത്. അദ്വൈത മതമനുസരിച്ച് ആണ് പറയുന്നത്. തഥാച ഭഗവത വിഭക്തേ ദ്വേ ബുദ്ധി നിർദ്ദിഷ്ടേ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വിഭജിച്ച് രണ്ട് ബുദ്ധി, രണ്ട് ബോധത്തെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യേശാത്തെ അഭീത സാഖ്യ ബുദ്ധിർയോഗി തിമാം ശൃണു. 39-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഇതുവരെ നിന്നോട് സാഖ്യബുദ്ധി, ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് അദ്വൈത ബോധം അതാണ് നിന്നെ ബോധിപ്പിച്ചത്, ഇനി ബുദ്ധിർയോഗി കർമ്മയോഗത്തെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരാം എന്ന് വേർതിരിച്ച് പറയുന്നു എന്നാണ്. തയോസ്ത സാഖ്യബുദ്ധ്യാശ്രയാം ജ്ഞാനയോഗേന നിഷ്ഠാം സാഖ്യാനാം വിഭക്താം വക്ഷ്യതി പുരാ വേദാത്മന മയാ പ്രോക്ത ഇതി. തയോസ്വി രണ്ട് ബുദ്ധി, കർമ്മയോഗത്തിന് വേണ്ട ബോധവും ആത്മനിഷ്ഠയ്ക്ക് വേണ്ട ബോധവും. സാഖ്യ ബുദ്ധി ആശ്രയയാം, അതിൽ ആ ജ്ഞാനബോധം, അതാണ് സാഖ്യബുദ്ധി ആശ്രയാം. ആശ്രയാം ജ്ഞാനയോഗേന നിഷ്ഠാം, ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ, ആത്മാവിന്റെ പരമാർത്ഥ ബോധത്തിനുള്ള ആ നിഷ്ഠ, അത് സാഖ്യാണ്. സാഖ്യന്മാർക്ക് വേണ്ടി വിഭക്തം വേർതിരിച്ച് പറയുന്നുണ്ട്, അത് കർമ്മികൾക്കുള്ളതല്ല. എന്താണ്? പുരാ വേദാത്മന മയ പ്രോക്തായി. മുമ്പ് വേദസ്വരൂപനായ ഞാൻ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടെന്നാണ്. അത് എവിടെ പറയുന്നു, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ മയ്യ, എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ്. തഥാച യോഗബുദ്ധ്യാശ്രയാം കർമ്മയോഗേന നിഷ്ഠാം വിഭക്താം വക്ഷ്യതി കർമ്മയോഗേന യോഗിനാം. അതുപോലെ തന്നെ യോഗബുദ്ധി ആശ്രയിച്ചുള്ള കർമ്മയോഗനിഷ്ഠ, അത് പ്രത്യേകം പറയുന്നുണ്ട്. യോഗബുദ്ധി എന്ന് വെച്ചാൽ കർമ്മയോഗത്തിനുള്ള ബോധം, അത് ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് എന്നുള്ള ബോധം. അങ്ങനെയുള്ള ബോധത്തോടുകൂടിയ കർമ്മയോഗ നിഷ്ഠയെ വേർതിരിച്ച് പറയുന്നുണ്ട് കർമ്മയോഗേന യോഗിനാം. ഇനി ഗീതയിൽ തന്നെ ഇതല്ലാതെ ഉള്ള യോഗത്തെയും ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മയോഗം അല്ലാതെയുള്ള യോഗം, ധാരണ ധ്യാന സമാധികളിലൂടെയുള്ള യോഗം, അത് വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്ന യോഗം കർമ്മയോഗേന യോഗിനാം, കർമ്മയോഗികളുടെ യോഗത്തെയാണ്. ഏവം സാഖ്യബുദ്ധിം യോഗബുദ്ധിം ച ആശ്രിത്യ ദേ നിഷ്ഠേ വിഭക്തി ഭഗവതായവ ഉക്തേ ജ്ഞാനകർമ്മണോഹോ കർത്തൃത്വ അകർത്തൃത്വ ഏകത്വ അനേകത്വ ബുദ്ധിയാശ്രയോഹോ യുഗപത് ഏകപുരുഷ ആശ്രയത്വ അസംഭവം പശ്യത. അതുകൊണ്ട് ഈ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും, സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും ച കർമ്മയോഗിക്ക് വേണ്ട ആത്മബോധവും ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ട ആത്മബോധവും, ഈ രണ്ട് ബോധത്തെയും ആശ്രയത്തെ ആശ്രയിച്ചിട്ട് ദ്വേ നിഷ്ഠയെ, രണ്ട് തരത്തിലുള്ള നിഷ്ഠകൾ. ഇവിടെ കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എന്തുകൊണ്ട്? കാരണം അർജുനൻ കർമ്മത്യാഗത്തിന് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ദ്വേ നിഷ്ഠയെ, രണ്ട് നിഷ്ഠകൾ. വിഭക്തെ വേർതിരിച്ച് ഭഗവത ഏവമുക്തെ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനകർമ്മണോഹോ, ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും നിഷ്ഠ. ഒന്നെന്താണ്? കർത്തൃത്വം. ജ്ഞാനയോഗിക്ക് കർത്തൃത്വ ബോധം വേണം. കർമ്മയോഗിക്ക്, ജ്ഞാനയോഗിയല്ല കർമ്മയോഗി, കർമ്മയോഗിക്ക് കർത്തൃത്വ ബോധം വേണം. അകർത്തൃത്വം, ജ്ഞാനയോഗിക്ക് അത് വേണ്ട. ഏകത്വം, ജ്ഞാനയോഗിയെ സംബന്ധിച്ചിടത്തോളം ഏകത്വ ബോധമാണ്, കർമ്മയോഗിക്കാണെങ്കിലും അനേകത്വം. അങ്ങനെയുണ്ട്. കർമ്മയോഗി ആത്മാവിനെ അനേകമായി കാണുന്നു. മീമാംസ ആത്മാവ് അവിടെ ഏകമല്ല. ഓരോ ആത്മാവും വേറെ വേറെ പ്രവൃത്തി ചെയ്യുന്നു, വേറെ വേറെ ഫലത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് അനേകത്വം. ഇപ്പൊ കർമ്മയോഗിക്ക് ആത്മാവിനെ സംബന്ധിച്ച് അനേകത്വ ബോധമാണ്, ജ്ഞാനയോഗിക്ക് ഏകത്വ ബോധമാണ്. ഇങ്ങനെയുള്ള ബുദ്ധി ആശ്രയയോഗോ, ഇങ്ങനെയുള്ള ബോധത്തോടുകൂടിയവർ, അവർക്ക് യുഗപത്, ഇങ്ങനെയുള്ള രണ്ട് ബോധത്തെ ആശ്രയിച്ചാണ് ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും നടക്കുന്നത്. അതുകൊണ്ട് യുഗപത് ഒരേ സമയം ഏകപുരുഷാശ്രയത്വം, ഒരു ജീവന് ഏകപുരുഷനിൽ ആശ്രയത്വം വരുന്നില്ല. അസംഭവം പശ്യത്, അത് അസംഭവമാണെന്ന് ഇവിടെ ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കർമ്മവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താതെ ആത്മനിഷ്ഠ എന്താണ് അത് ശുദ്ധമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വാദത്തെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ഒരു വാദത്തെ പല ഭാഗങ്ങളും ആവർത്തിക്കും. അവിടെ ആവർത്തിക്കുന്നിടത്തെല്ലാം ഭാഷ്യകാരന്റെ ഒരു ഉദ്ദേശം ഇതാണ്, ആത്മാവിന്റെ ഈ പറയുന്ന തരത്തിലുള്ള പരമാർത്ഥ സ്വരൂപം ജിജ്ഞാസ മനസ്സിലാക്കിയിരിക്കണം. അതിന് കർത്തൃത്വ ഭോക്തൃത്വാദി ധർമ്മങ്ങളൊന്നും ഇല്ല. അത് ബുദ്ധ നിത്യ ശുദ്ധ മുക്ത സ്വരൂപമാണ് എന്നുള്ള അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ജ്ഞാന കർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത്. ഈ പറയുന്നത് ഗീതയിൽ മാത്രമല്ല, ശ്രുതിയിലും ഇപ്രകാരം തന്നെയെന്നാണ് അടുത്ത് പറയുന്നത്. യഥാ ഏത വിഭാഗവചനം തഥൈവ ദർശിതം ശാതപഥിയെ ബ്രാഹ്മണേ. ശാതപഥിയെ ബ്രാഹ്മണം, നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന ബൃഹദാരണ്യ ഉപനിഷത്ത്, അവിടെയും ഈ വിഭാഗവചനം വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. തഥൈവം ഇവിടെ എങ്ങനെയാണോ ഇത് അതുപോലെ തന്നെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഏതമേവ പ്രവ്രാജനോ ലോകം ഇച്ഛന്തോ ബ്രാഹ്മണാഹ പ്രവ്രജന്തി. പ്രവ്രാജനഹ ലോകം, സന്യാസിമാരുടെ ലോകം, അതായത് കർമ്മികളിൽ നിന്നും സന്യാസിയുടെ വ്യത്യാസത്തെ കാണിക്കുകയാണ്. ഇവിടെ പറയുന്ന കർമ്മനിഷ്ഠ ഗൃഹസ്ഥനും ജ്ഞാനനിഷ്ഠ സന്യാസിക്കുമെന്നാണ് ആചാര്യസ്വാമികൾ വേർതിരിക്കുന്നത്. ഈ കർമ്മനിഷ്ഠ ഉള്ള ഗൃഹസ്ഥന്റെ ലോകം എന്താണോ, ഒന്ന് ഈ ലോകം തന്നെ, മറ്റൊന്ന് മരണശേഷം കിട്ടുന്ന സ്വർഗാദി ലോകങ്ങൾ. പക്ഷേ പ്രവ്രാജനഃ, പ്രവ്രജനം ചെയ്യുന്നവനായ ബ്രാഹ്മണാഹ, ബ്രാഹ്മണന്റെ ലോകം എന്താണ്? അത് ആത്മനിഷ്ഠ അല്ലെങ്കിൽ മോക്ഷം, അതാണ് ലോകം. അത് ആഗ്രഹിക്കുന്നവനായ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനായ ആ ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നു? പ്രവ്രജന്തി, സന്യസിക്കുന്നു, ഈ കർമ്മങ്ങളെല്ലാം ത്യജിക്കുന്നു. എന്നുവെച്ചാൽ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ആ മീമാംസയെ ത്യജിക്കുന്നു, പൂർവ്വമീമാംസയെ ത്യജിക്കുന്നു. അയാളിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്നുള്ള ആ ബോധത്തെ അയാൾ ത്യജിക്കുന്നു. അതോടൊപ്പം അയാളുടെ ബാഹ്യ കർമ്മങ്ങളും പോകുന്നു. ഇതി സർവകർമ്മസന്യാസം വിധായ, അയാൾ എന്ത് ചെയ്യുന്നു? ആ വിഹിതമായിരിക്കുന്ന സർവകർമ്മങ്ങളെയും ത്യജിക്കുന്നു. ത്യജിച്ചിട്ട് തച്ഛേഷേണ, ആ ത്യാഗം എന്ന് പറയുമ്പം ബാഹ്യമായും ആന്തരികമായും അതിന്റെ ഒരു അംഗമെന്നുള്ള നിലയ്ക്ക്, അതിന്റെ ഒരു ഭാഗമെന്നുള്ള നിലയ്ക്ക് ശ്രുതി തന്നെ വീണ്ടും പറയുന്നു, കിം പ്രജയാകരിഷ്യാമോ എന്നാണ്. അതായത് പൂർവമീമാംസയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു നിയമം, ഈ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ, അതാണ് ലൗകിക കർമ്മങ്ങളും വിഹിത കർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അതിന് ചില കർശനമായ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം ഉപനയനം ചെയ്യുക, വേദാധ്യയനം ചെയ്യുക, പൂർവമീമാംസ വിചാരം ചെയ്യുക, പിന്നെ ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിക്കുക. ഈ പല കർമ്മങ്ങളും ഭാര്യാസമേതനായി ഇരുന്നു കൊണ്ടാണ് പുരുഷൻ അനുഷ്ഠിക്കേണ്ടത്. അവിടെ പുരുഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോ സപത്നി സമേതനായി അവൻ കർമാനുഷ്ഠിക്കണം. അപ്പൊ ഗൃഹസ്ഥാശ്രമം കൂടിയേ തീരും. അപ്പൊ ഗൃഹസ്ഥാശ്രമിയാണ് ഈ പറയുന്ന കർമ്മയോഗി. ഇവിടെ പറയുന്ന കർമ്മയോഗി അല്ല സന്യാസിയല്ല, സന്യാസ മാർഗത്തിലേക്ക് പോകുന്നവനല്ല, അവൻ ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ഗാർഹസ്ഥ്യത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരുവൻ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ അല്ലെങ്കിൽ കടക്കുന്നതിന് മുമ്പോ അവന് ചിന്തിക്കാം എന്നാണ്. ഒന്നുകിൽ അയാൾ ഗൃഹസ്ഥാശ്രമിയായിരുന്ന് ഈ പറയുന്ന വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, കർത്തൃത്വ ഭോക്തൃത്വ ബോധത്തോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിന്തിക്കും എന്താണ്, കിം പ്രജയ കരിഷ്യാമോ, ഈ പ്രജകളെ കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം. കാരണം ഗൃഹസ്ഥാശ്രമം ഒരുവൻ സ്വീകരിക്കുന്നത് അവന്റെ മുഖ്യമായ ഉദ്ദേശം എന്താണ്, പ്രജയ്ക്ക് വേണ്ടിയിട്ടാണ്, സന്താനത്തിന് വേണ്ടിയിട്ടാണ്. ഈ സന്താനങ്ങളെ കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം, അത് ഈ ലോകം, ഈ ലോകത്തെ നേടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സന്താനം, ഗൃഹസ്ഥാശ്രമം, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം. യേഷാം നോ അയം ആത്മാ അയം ലോകഹ. അവൻ ചിന്തിക്കുകയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിലിരിക്കുമ്പോൾ ആ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പം ചിന്തിക്കുകയാണ് യേഷാം നഹ, എനിക്ക് ആ ബ്രാഹ്മണൻ ചിന്തിക്കുകയാണ് എനിക്ക് അയം ആത്മാ അയം ലോകഹ, എന്റെ ഫലം എന്റെ പ്രവൃത്തിയുടെ ഫലം എന്താണ്, ഈ ആത്മാവ് തന്നെയാണ് കർമ്മഫലം, അല്ല സ്വർഗാദികളല്ല, പുത്രനല്ല, സമ്പത്തല്ല, പ്രജ എന്നുള്ളതുകൊണ്ട് പുത്രസമ്പത്തുകളെല്ലാം ഉദ്ദേശിക്കുകയാണ്. ഈ പ്രജയും സമ്പത്തും ഒന്നുമല്ല എന്റെ ലോകം, ഇവിടെ ലോകം എന്ന് വെച്ചാൽ ഫലം, അതായത് ആത്മാ, തന്റെ പ്രവൃത്തിയുടെ ഫലം അതല്ല എന്നവൻ ചിന്തിക്കുന്നു. ഇനി തത്രൈവ ച പ്രാഗ്ദാര പരിഗ്രഹ പുരുഷ ആത്മാ പ്രാകൃത, തത്രൈവ ച പ്രാഗ്ദാര പരിഗ്രഹ, ദാരപരിഗ്രഹം ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കുന്നതിന് മുമ്പ്, അത് ദാരപരിഗ്രഹം എന്നുള്ളതിന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരുവൻ അങ്ങനെ ചിന്തിക്കുന്നു, ആര്, പുരുഷ, ഈ ജീവൻ. വാസ്തവത്തിൽ അത് ആത്മാവാണെങ്കിലും എന്താണ്, പ്രാകൃത, പ്രാകൃതനാണ്, ആത്മാവിന്റെ ശരിയായ ബോധമില്ലാത്തവനാണ് അവൻ. എപ്പോ ധർമ്മജിജ്ഞാസ ഉത്തരകാലം, അതേ പുരുഷൻ ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം, അതിനുശേഷമാണ് അവൻ പറഞ്ഞുള്ള ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്തു. ധർമ്മജിജ്ഞാസ എന്ന് വെച്ചാൽ പൂർവ്വമീമാംസയൻ ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് കർമ്മത്തെയും ഫലത്തെയും എല്ലാം മനസ്സിലാക്കി, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവൻ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നു. ധർമ്മജിജ്ഞാസ ഉത്തരകാലം, ലോകത്രയ സാധനം, ലോകത്രയത്തിന് സാധനമായിരിക്കുന്ന പുത്രം ദ്വിപ്രകാരം ച വിത്തം മാനുഷം ദൈവം ച, അവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒന്ന് പറഞ്ഞു. എന്താണ് പ്രാഗ്ദാര പരിഗ്രഹ, അവൻ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ്, അവൻ ധർമ്മമീമാംസയെല്ലാം ചെയ്തതിനു ശേഷം അവൻ കാമിക്കുന്നു, ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം ലോകത്രയ സാധനമായിരിക്കുന്ന മൂന്ന് ലോകങ്ങൾ, മൂന്ന് തരത്തിലുള്ള ഫലങ്ങൾ, ലോകം എന്ന് വെച്ചാൽ ഫലം, അതിന് ഉപായമായിരിക്കുന്ന എന്തൊക്കെയാണ്, ഉപായമായിരിക്കുന്ന പുത്രം, പുത്രനൊന്നാണ്. ദ്വിപ്രകാരം ച വിത്തം, രണ്ടു തരത്തിലുള്ള വിത്തത്തെ, വിത്തം എന്ന് പറയുന്ന ഇവിടെ എന്താണ്, ഉപായം, സാധനം, രണ്ടു തരത്തിലുള്ള സാധനത്തെ, മാനുഷം ദൈവം ച, മാനുഷ സാധനം ദൈവസാധനം. അപ്പൊ മൂന്ന് തരത്തിലുള്ള ഉപായങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം. ലോകത്രയ സാധനം, മൂന്ന് തരത്തിലുള്ള ഫലത്തെ കിട്ടുന്ന ഉപായങ്ങൾ, ലോകം എന്ന് വെച്ചാൽ ഫലം, ലോകത്രയത്തിന് സാധനം ഉപായമായിരിക്കുന്ന അതിൽ ഒന്നെന്താണ്, പുത്രൻ. പുത്രൻ വേണമെങ്കിൽ എന്ത് വേണം, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചേ പറ്റും. പിന്നെ വേറെ രണ്ടെണ്ണമുണ്ട്, ദ്വിപ്രകാരം ച വിത്തം, രണ്ടു തരത്തിലുള്ള വിത്തം എന്ന് വെച്ചാൽ സാധനം, ഒന്നെന്താണ് മാനുഷം, മാനുഷ സാധനം, മറ്റൊന്ന് ദൈവം എന്നാണ്. തത്ര മാനുഷം വിത്തം, അതിൽ മാനുഷം വിത്തം, മാനുഷ സാധനം എന്താണ്, കർമ്മരൂപം, പിതൃലോക പ്രാപ്തി സാധനം, കർമ്മങ്ങൾ, ഇത് നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ. കർമ്മരൂപത്തിൽ പിതൃലോക പ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു, അതാണ് വിത്തം എന്നൂടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉപായത്തെക്കുറിച്ച് ചിന്തിക്കുന്നു കർമ്മം, അതിന് ഗൃഹസ്ഥാശ്രമം കൂടിയേ തീരും. അടുത്ത മറ്റൊന്ന്, വിദ്യാംശ ദൈവം വിത്തം, ദേവലോക പ്രാപ്തി സാധനം, ദേവലോക പ്രാപ്തിക്ക് സാധനമായിരിക്കുന്ന വേറൊരു വിത്തമുണ്ട്, ഒരു ഉപായമുണ്ട്. എന്താണത്, വിദ്യ, ഉപാസന, അത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. ഉപാസനയിലൂടെ വിദ്യയിലൂടെ, വിദ്യ എന്ന് വെച്ചാൽ ഇവിടെ ആത്മവിദ്യയല്ല എന്ന് മലയാള വ്യാഖ്യാനങ്ങൾക്ക് ആത്മവിദ്യ എന്ന് എഴുതിയിട്ടുണ്ട്. വിദ്യ എന്ന് വെച്ചാൽ ഉപാസന, അതായത് കർമ്മവും ഉപാസനയും സംശയിക്കാം. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈശാവാസ്യത്തിൽ അസമയം കർമ്മവും ജ്ഞാനവും സംശയിക്കാൻ പറ്റത്തില്ല. കർമ്മവും ഉപാസനയും ഒരാൾക്ക് ഒരേ സമയം കൊണ്ടുപോകാം, പക്ഷെ കർമ്മവും വൈദിക കർമ്മവും ജ്ഞാനവും ഒരേ സമയം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വിദ്യയെ, ഉപാസനയെ എന്താണ് ദേവലോക പ്രാപ്തി സാധനം, ദേവലോക പ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന അവിദ്യയും എന്ത് ചെയ്തു? അകാമേത ബ്രഹ്മകാര വിവൃക്ഷത്തിൽ പറയുകയാണ്, അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. വേദം അധ്യയനം ചെയ്ത് പൂർവമീമാംസയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലാക്കി ഇവിടെ മൂന്ന് തരത്തിലുള്ള ഉപായങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്. ഒന്ന് പുത്രൻ, ഗൃഹസ്ഥാശ്രമം കൂടിയേ തീരുവായിരുന്നു. പിന്നെ കർമ്മം, മറ്റൊന്ന് ഉപാസന. ഈ മൂന്നും അനുഷ്ഠിച്ചു വേണം താൻ മോക്ഷത്തെ നേടാൻ എന്നവൻ ധരിക്കുന്നു. ഇതൊരു സാധാരണ ജീവൻ ചിന്തിക്കുന്ന കാര്യമാണ് എന്നാണ്. പക്ഷെ ഇതാരാ ചിന്തിക്കുന്ന രീതി? അവിദ്യ കാമവത, അവിദ്യയും കാമമുള്ളവൻ, അജ്ഞാനവും കാമമുള്ളവൻ. കാമമുള്ളത് കൊണ്ടാണ് ഈ ലോകങ്ങളെ, ഈ ഫലങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്, പുത്രനെ ആഗ്രഹിക്കുന്നത്, കർമ്മത്തെ ആഗ്രഹിക്കുന്നത്, ഉപാസനെ ആഗ്രഹിക്കുന്നതെല്ലാം എന്തുകൊണ്ട്? അവന് കാമമുള്ളതുകൊണ്ട്, അവിദ്യ ഉള്ളതുകൊണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഇവ സർവാണി കർമാണി ശ്രൗതാനി ദർശിതാനി. മുഖ്യമായിട്ടും ആ ശ്രൗത കർമ്മങ്ങൾ, വേദത്തിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഇത്തരക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. ആർക്കാണോ അവിദ്യ അജ്ഞാനമുള്ളത്, ആർക്കാണോ കാമമുള്ളത്, അവൻ വേദത്തെ വിചാരം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ കാമനയുള്ളതുകൊണ്ട്, അജ്ഞാനമുള്ളതുകൊണ്ട് അവന് തോന്നുന്നു താൻ ഇവിടെ നേടേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പുത്രനെ ദാരപരിഗ്രഹത്തിലൂടെ പുത്രനെ നേടണം. മറ്റൊന്ന് ആഗ്രഹിക്കുന്നു കർമ്മം, ഈ വൈദികമായ കർമ്മങ്ങളുടെ അനുഷ്ഠാനം. മറ്റൊന്ന് ആ വേദത്തിൽ തന്നെ വിധിച്ചിട്ടുള്ള ഉപാസനകൾ. ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല, വേദത്തിൽ പറയുന്നുണ്ട് ഉപാസനകൾ. ഛാന്ദോഗ്യവും മറ്റും വായിക്കുമ്പോൾ നമുക്കവിടെ ഏവം വേദ, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവലോകപ്രാപ്തിക്ക് ഉപായമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഉപാസനകളും ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഇവൻ കാമിക്കുന്നു. ഇത് ഒരു കൂട്ടം എന്ന് പറയും. എന്നിട്ടെന്ത് ചെയ്യുന്നു? ഇതിനുവേണ്ടി ദാരപരിഗ്രഹം, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നു, കർമ്മം ചെയ്യുന്നു. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അയാൾ മോക്ഷത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കർമ്മത്തെ നിഷ്കാമമായി ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള കർമ്മങ്ങളെ, കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി നിത്യ നൈമിത്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടുന്നു എന്നർത്ഥം. ഇനി ഒരുവന് ആ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ അയാളുടെ പൂർവ്വ സംസ്കാരം കൊണ്ട് അന്ധകരണ ശുദ്ധി ഉണ്ടെങ്കിലോ, തേഭ്യോ വിദ്ധായ പ്രവ്രജന്തി, തേഭ്യോ ഇത്തരം കാമനകളിൽ നിന്നെല്ലാം വിദ്ധായ വിധാനം ചെയ്തിട്ട്, എന്നുവെച്ചാൽ ഇത്തരം കാമനകളെയെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രവ്രജന്തി, അവൻ പ്രവ്രജനം ചെയ്യുന്നു, സന്യസിക്കുന്നു എന്നത്. ഈ അവിദ്യാ കാമങ്ങളുടെ ബന്ധനം അത് കുറവുള്ള ഒരുവൻ, അവനെന്ത് ചെയ്യുന്നു? ഇത്തരം ചിന്തകളിൽ നിന്നെല്ലാം മോചിതനായി വിധാനം ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെല്ലാം പാടെ ഇതിൽ നിന്നെ സ്വതന്ത്രനായിട്ട് ഉപേക്ഷിക്കുന്നു, പാടെ ഉപേക്ഷിക്കുന്നു. പ്രവ്രജന്തി ഇതി വ്യുത്ഥാനം ആത്മാനമേവ ലോകം ഇച്ഛതു അകാമസ്യ വീതം. അപ്പം വേദ അധ്യയനം ചെയ്തു, മീമാംസയെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരുവൻ ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകത്തില്ല. അതാണ് പറയുന്നത് ഇതി വ്യുത്ഥാനം. ഈ പറയുന്ന തരത്തിലുള്ള വ്യുത്ഥാനം, ഈ പറയുന്ന കാമനകളിൽ നിന്നുള്ള മോചനം, അതാർക്കാണ്? ആത്മാനമേവ ലോകം, ആത്മാവ് മാത്രമാണ് ഫലം. പുത്രനോ പിതൃലോകമോ ദേവലോകമോ അല്ല എന്നറിഞ്ഞ് അതിനെ ഇച്ഛിക്കുന്നവന്, അതിനാഗ്രഹിക്കുന്നു. പക്ഷെ അവൻ എങ്ങനെയുള്ളവനാണ്? അകാമസ്യ, അവൻ വാസ്തവത്തിൽ അവൻ കാമിയല്ല. അതാണ് ഇവിടെ വേദത്തിൽ കാമം എന്നുള്ള ശബ്ദം ഇച്ഛ, സാധാരണ നമ്മൾ പറയുന്ന ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഒരു സാങ്കേതികമായ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം, അതാണ് കാമം. അവിടെ കേവലമായ കാമമല്ല. അതുകൊണ്ട് സാധാരണ ആൾക്കാർ ചോദിക്കും, ആത്മാവിനെ ആഗ്രഹിച്ച് ഇവിടെ പറയുന്ന ആത്മാനം ഏവ ലോകം ഇച്ഛത, ആത്മാവാകുന്ന ഫലത്തെ അതിനെ ആഗ്രഹിക്കുന്നവൻ. എന്നിട്ട് അവനെ തന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അകാമൻ. അപ്പൊ ആഗ്രഹിക്കുന്നവൻ എങ്ങനെ അകാമനായിത്തീരും? അവിടെ ഒരു ചോദ്യം ചോദിക്കാം, കാമനയുണ്ടെങ്കിൽ, ഇച്ഛ ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ അകാമനെന്ന് പറയും? ആത്മാവിനെ അവൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കുതിർക്കം ചോദിക്കും. എന്തുകൊണ്ട് കാമം എന്നുള്ള ശബ്ദം ആ സാങ്കേതികമായ അർത്ഥത്തിലാണ് വേദത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്? ഫലകാമം, ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം, അതാണ് അവിടെ കാമം. പക്ഷേ അങ്ങനെ അല്ലാതെയും മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാകാം. ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ആഗ്രഹം അതിന് ഉദാഹരണം. ആത്മാവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു, മോക്ഷത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അത് കാമമല്ല. എന്തുകൊണ്ട്? അത് ഫലമല്ല. മോക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിന്റെയും ഫലമല്ല. പ്രവൃത്തിയുടെ ഫലമല്ല, ജ്ഞാനത്തിന്റെ ഫലമല്ല, മറ്റൊന്നിന്റെയും ഫലമല്ല. ഫലമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഇച്ഛ, അതാണ് അവിടെ ഇച്ഛ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്, അത് കാമമല്ല. അതുകൊണ്ട് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ അകാമിയാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? മോക്ഷം ഫലമല്ലാത്തതുകൊണ്ട്. അപ്പം ഫലത്തെക്കുറിച്ച് ആഗ്രഹിച്ചാൽ മാത്രമേ ഒരുവന് കാമി, അല്ലെങ്കിൽ അതിന് മാത്രമേ കാമന എന്ന് പറയത്തുള്ളൂ. ഏതരത്തിലുള്ള ഫലമായാലും ശരി, സ്വർഗമാകാം, അല്ലെങ്കിൽ പിതൃലോകമാകാം, അല്ലെങ്കിൽ പുത്രനാകാം, വിത്തമാകാം, ഏതുമാകാം. പക്ഷേ ആത്മാവിനെ ആഗ്രഹിക്കുന്നവൻ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ വാസ്തവത്തിൽ അത് കാമമല്ല. എന്തുകൊണ്ട്? അത് ഫലമല്ല. ഇതൊക്കെ തികച്ച് സാങ്കേതികമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പലപ്പോഴും മുഖ്യമായി, അങ്ങനെ അല്ലാതെ അർത്ഥത്തിൽ സാധാരണ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ഈ ശാസ്ത്രത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രകരണത്തിൽ ഈ ശബ്ദങ്ങളുടെ പ്രത്യേകമായ അർത്ഥത്തെ തന്നെ ധരിക്കണം, അല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. ആത്മാവിനെ ആഗ്രഹിക്കുന്നവന് കാമമില്ല, അതും ആഗ്രഹമല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ധരിച്ചുകൊണ്ട് ആൾക്കാർ കവിതകൾ വരെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാതെ വലിയ പണ്ഡിതന്മാരായ മൂഢന്മാർ. അപ്പൊ അങ്ങനെ വരരുത്. ഇവിടെ ഇച്ഛത ആത്മാനമായവ ലോകം ഇച്ഛത അകാമസ്യ ഭാഷകാരം പറയുന്നത്, ആത്മാവാണ് അവന്റെ ഫലം. വാസ്തവത്തിൽ അത് ഫലമല്ല, ഫലരൂപത്തിൽ വരുന്നതല്ല, എന്തിന്റെങ്കിലും ഫലമായി വരുന്നില്ല. അതുകൊണ്ട് എന്താണ്? അകാമനാണവൻ. ആത്മാവിനെ ആഗ്രഹിക്കുന്നവന് കാമനയില്ല. അവന് വേണ്ടി എന്ത് ചെയ്യുന്നു? വിധാനമാണ് ഇവിടെ വിഹിതം നിർദ്ദേശിച്ചിരിക്കുന്നത് ശ്രുതി. ഇത്തരം കാമനകളിൽ നിന്നെല്ലാമുള്ള മോചനം. അങ്ങനെ ശ്രുതി തന്നെ ഇത് വളരെ വ്യക്തമായി വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ ആഗ്രഹിക്കുന്നു അവൻ അവിദ്യയ്ക്കും കാമത്തിനും അധീനനല്ല. അല്ല, ഈ പറയുന്ന തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള സാധനങ്ങളെ ആഗ്രഹിക്കുന്നു അവൻ കാമത്തിനും അജ്ഞാനത്തിനും അധീനനാണ്. തദ്ദേശ വിഭാഗവചനം അനുപന്നം സ്യാദ് ശ്രൗത കർമ്മജ്ഞാനയോ സമുച്ചയോ അഭിപ്രേതയോ സ്യാദ് ഭഗവത. തദ്ദേശ വിഭാഗവചനം, ഈ പറഞ്ഞ വിഭാഗവചനം അനുപന്നം സ്യാദ് ശരിയാകത്തില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റായി വരും. എങ്ങനെയാണെങ്കിൽ? യദി ശ്രൗത കർമ്മജ്ഞാനയോ സമുച്ചയോ അഭിപ്രേത സ്യാദ് ഭഗവത. ഭഗവാൻ ഇനി അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്താണ്? ഈ ശ്രൗത കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള സമുച്ചയമാണ്. അവിടെ തന്നെ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും കർമ്മം എന്നല്ല പറഞ്ഞ ശ്രൗത കർമ്മം. ഇനി സ്മാർത്ഥ കർമ്മത്തെക്കുറിച്ചും പറയും. അപ്പൊ അത്തരം കർമ്മങ്ങളും ജ്ഞാനവും ഒരേ സമയം ഒരു വ്യക്തിയിൽ ആകാം എന്നൊരഭിപ്രായം ഭഗവാനില്ല. അതുകൊണ്ട് ഇതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം എന്നാണ്. ഈ കാര്യത്തിൽ വളരെ നിഷ്ഠയോടുകൂടി വ്യാഖ്യാനിച്ച, ഗീത വ്യാഖ്യാനിച്ച ചിലരെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാഷകാരൻ ഇവിടെ ആ ഭാഗത്തെ നിഷേധിക്കുകയാണ്. അത് ആത്മബോധത്തിനും ഉപകരിക്കുന്ന ഒന്നാണ്. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കൂടുതൽ വ്യക്തമാക്കുന്ന സന്ദർഭമാണ്. അത് തന്നെ ഇനി അടുത്തും വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് വൈദികമായ പശ്ചാത്തലത്തിൽ ജീവിക്കുകയും വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ച് മാത്രമേ അത് പ്രസക്തമാകുന്നുള്ളൂ. അത്തരം, അതായത് അതിന്റെ അനുഷ്ഠാനം അല്ലെങ്കിൽ നിഷേധം, അത്തരം ഒരു പശ്ചാത്തലത്തിൽ ജനിക്കുകയും ജീവിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, വിഹിതമല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ, വേദം പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിട്ടില്ലാത്ത, നമ്മുടെ സംസ്കാരവും സാഹചര്യവുമായി സഹജമായി ചെയ്തു വരുന്ന ആ പ്രവർത്തനങ്ങളിൽ തത്വവിചാരം ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന ഒരു പ്രസക്തി വരുന്നില്ല. കർമ്മത്യാഗം, ജ്ഞാനകർമ്മ സമുച്ചയം പാടില്ല, മറിച്ച് കർമ്മത്യാഗം ജ്ഞാനനിഷ്ഠ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർമ്മത്യാഗം എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈ സമുച്ചയിക്കേണ്ട കർമ്മത്തിന്റെ ത്യാഗമാണ്, അതായത് സാധാരണ കർമ്മങ്ങളുടെ ത്യാഗമല്ല. ഇത് വ്യക്തമായി ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആധ്യാത്മിക മാർഗത്തിനും സന്യാസ മാർഗത്തിനും ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരും. ഈ ജ്ഞാനകർമ്മ സമുച്ചയവും മറ്റും ഇങ്ങനെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന കേട്ടിട്ട് പലരും സന്യാസം വരെ ഉപേക്ഷിച്ച് വന്നിട്ടുണ്ട്. കാരണം അവർ തരുന്നത് സന്യാസി ആയതിന് ശേഷം വീണ്ടും കർമ്മം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇത് വലിയ ഒരു അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇനി സന്യാസവും വേണ്ട, സന്യാസത്തെ കൂടി സന്യസിച്ചു. ആദ്യം സന്യാസത്തെ സ്വീകരിച്ചു, രണ്ടാമത് സന്യാസത്തെ സന്യസിച്ചു. അങ്ങനെയുള്ളവരുമുണ്ട്. സന്യാസത്തെ സ്വീകരിക്കാനും ഒക്കത്തില്ല, സന്യാസത്തെ സന്യസിക്കാനും ഒക്കത്തില്ല. പക്ഷേ അങ്ങനെ അവരെ പലർക്കും പറ്റുന്നുണ്ട്. എന്തുകൊണ്ട്? ഇത്തരം ആശയങ്ങളെ വ്യക്തമായി ധരിക്കാത്തതുകൊണ്ട്. അപ്പൊ ചിലരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, ഈ പറയുന്ന ആൾ മാത്രമേ ഇതൊക്കെ ധരിച്ചിട്ടുള്ളൂ, വേറെ ആരും ഈ ലോകത്തിൽ നിന്നും ധരിച്ചിട്ടില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇത് ധരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അങ്ങനെ ധരിക്കാത്തവരുമുണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ സ്വയം ഈ ഭാഷയും മറ്റൊക്കെ മലയാള ഭാഷയിലൊക്കെ പലരും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് വിശദീകരിച്ചിരിക്കുന്ന പലരും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. വെറും സംസ്കൃത ഭാഷാ പാണ്ഡിത്യം കൊണ്ട് ഇത്തരം ശാസ്ത്രങ്ങളൊന്നും അതിന്റെ സാമ്പ്രദായികമായ രീതിയിൽ അധ്യയനം ചെയ്യാതെ സംസ്കൃതം ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിരിക്കും. അങ്ങനെ പഠിച്ചിട്ട് ഇത് വ്യാഖ്യാനിച്ച പലരും ഉണ്ട്, മലയാള ഭാഷയിലും എല്ലാ ഭാഷകളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള താല്പര്യം, എന്താണ് ഇവിടുത്തെ ഭാഷകാരന്റെ വിവക്ഷ എന്നുള്ളത് മനസ്സിലാക്കാതെ അവർ ഇതിനെ ശരിക്കും പരാവർത്തനം ചെയ്യും. അത് വിശദീകരണവുമല്ല, അങ്ങനെ ചെയ്തിരിക്കുന്നത് വായിച്ചിട്ടാണ്. ഏത് ഭാഷയിൽ മലയാളികൾക്കാണെങ്കിൽ ദോഷം ചെയ്യുന്നു മലയാളം, മറ്റുള്ളവർക്ക് അതാത് ഭാഷ ദോഷം ചെയ്യും. എന്നിട്ട് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായി ധരിക്കാതെ അത് എഴുതി വയ്ക്കും ഓരോ കാര്യങ്ങൾ. ഇത് വായിക്കും, വായിച്ചിട്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റും. ഇത് സന്യാസത്തിനൊന്നും മുമ്പ് ഇതാരും വായിക്കത്തില്ല, അങ്ങനെ ഒരു ദോഷമുണ്ട്. പഴയ കാലത്ത് അങ്ങനെയല്ല, ആദ്യം തന്നെ ഉപനയനം ചെയ്ത് വേദം അധ്യയനം ചെയ്ത് പൂർവ്വ ധർമ്മ മീമാംസ ചെയ്ത് പിന്നെ ഉത്തര മീമാംസയിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സന്യാസം. അതുകൊണ്ട് തന്നെ അവർക്ക് ആശയക്കുഴപ്പം വരത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആദ്യം സന്യാസം, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി ഇതിലൊക്കെ ശ്രദ്ധ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ പിന്നെ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കുന്നുള്ള ഉപായങ്ങളില്ല. എന്നാൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ധരിച്ചു വയ്ക്കും, അബദ്ധമായിട്ട് ധരിച്ചു വച്ചിട്ട് പിന്നീട് സന്യാസത്തെയും സന്യസിക്കും. അതുകൊണ്ടാണ് പിന്നെ ഇതിനെ ഭയക്കുകയും ചെയ്യും, അദ്വൈതത്തെ ഭയക്കും. ഈ അദ്വൈതം എന്ന് പറയുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒന്നാണ് എന്ന് ഭയക്കുകയും ചെയ്യും. അത് അതിന്റെ കാര്യമില്ല. അതുകൊണ്ടെങ്കിലും എന്തായാലും ഇത് നമ്മൾക്ക് ചർച്ച ചെയ്യാനും ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യാനും ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്തായാലും ഇത് വളരെ മഹത്തായ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതും ശരിയായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതുമാണ്. അല്ലെങ്കിൽ ഈ അദ്വൈതം എന്ന് പറയുന്ന ഈ ആശയം തന്നെ ഒരുപാട് ആശയക്രമം ഇപ്പോൾ ഉണ്ടാക്കി മനുഷ്യനെ വഴിതെറ്റിക്കും. ഇത് ശരിയായ രീതിയിൽ ധരിക്കാതെ നിന്നാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇത് കേട്ടതുകൊണ്ടായില്ല. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരാളിതിരുന്ന് ഇങ്ങനെ വിശദീകരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, ഇതിവിടെ ഇതങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ദഹിക്കുന്ന കാര്യമല്ല. ഒരു ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പരസ്യമായി ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ശരിയായ ജിജ്ഞാസയും ഏകാഗ്രതയും ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിടികിട്ടത്തുള്ളൂ. അല്ല, സാധാരണക്കാർക്ക് ഗീത പഠിക്കണമെന്നുണ്ടെങ്കിൽ ടി വിയിലുണ്ട്, അതിന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ശാങ്കര ഭാഷയൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ടി വി ഓൺ ചെയ്താൽ മതി, ധാരാളം ഗീതയുണ്ട്. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു വിഷയമല്ല. ഇത് വളരെ സാധാരണക്കാർക്ക് അത് മതി, അതിനെ ഞാൻ വിമർശിക്കുകയോ കുറ്റം പറയുകയല്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മതി. പക്ഷെ ഇവിടെ അത് പോരാ. ഇവിടെ നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഒരുവന്റെ ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ച് ഇത് അറിയാനും അന്വേഷിക്കാനും ഇറങ്ങിത്തിരിച്ചവനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത് ഈ മാർഗത്തിലുള്ള സംശയങ്ങൾ പരിഹരിച്ച് വ്യക്തമായ ഒരു തത്വബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ ഒരു ചെവിക്ക് കേട്ടും മറുചെവി കളഞ്ഞാൽ പോരാ. ഇതിനെക്കുറിച്ചൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച, ഒരു വിചാരം. ഈ വിചാരം അല്ല മനനം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രബലമായൊരു സംസ്കാരമുള്ളവനെ ഏകാന്തത്തിൽ നിരാലംബനായി മറ്റുള്ളവരെ ആശ്രയിക്കാതെ മനനം ചെയ്യാൻ പറ്റും. അത്തരമൊരു സംസ്കാരം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ആശ്രയിച്ചേ മനനം നടക്കത്തുള്ളൂ. അതായത് ചർച്ച, കൂടിച്ചേർന്നുള്ള ഒരു ചർച്ച ഇതിനാവശ്യമാണ്. അത്തരമൊരു ചർച്ച ചെയ്ത് ഈ പറയുന്ന ഭാഗങ്ങളിലുള്ള സംശയങ്ങളെല്ലാം അതാത് സമയം പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഇത്രയും ഗൗരവമുള്ള ദഹനമുള്ള ഒരു ചർച്ച നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അതിന് നമുക്ക് സമയവും സൗകര്യവും ഇല്ലെങ്കിൽ നല്ലത് ടി വിയിൽ നിന്ന് ഗീത കേൾക്കുന്നതാണ്. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും. ഇതിനുവേണ്ടി സമയം മുമ്പോട്ട് കളയേണ്ട കാര്യമില്ല, മറ്റത് മതിയാകും. അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകാം, ഇത് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അല്ല, ഇത് മുമ്പോട്ട് തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വളരെ ഗൗരവമായി തന്നെ എടുക്കണം. ഗൗരവമായ ഒരു ചർച്ചയിലൂടെ മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. മുമ്പും ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനെ തുടർന്ന് വരുന്ന ഭാഗം ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തിൽ വരുന്ന പൂർവപക്ഷങ്ങളെല്ലാം നിഷേധിച്ച് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ആത്മതത്വത്തെ കൂടുതൽ ഭാഷകാരം പ്രകാശിപ്പിക്കും. അത് നമ്മൾ തുടർന്നു വരുന്ന ഭാഗത്ത് ചർച്ച ചെയ്യും. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.